ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് നാല് വർണ്ണത്തെയോ ജാതിയോ സ്വീകരിക്കുന്നതിന് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഒരുപാട് വിമർശകർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിന് ഈ വർണ്ണവാദികൾക്ക് മറുപടി പറയാൻ കഴിയത്തില്ല. ഇപ്പോൾ ചോദിക്കുന്നത് മൂന്ന് ഗുണം ആണെങ്കിൽ മൂന്ന് ജാതിയല്ലേ വരേണ്ടത്, നാല് ജാതി എങ്ങനെ വരും? കാരണം ഗുണം മൂന്ന്, ജാതി നാല്. അതിന് സമാനം പറയുന്നത് സത്വഗുണം ഏറ്റവും കൂടിയിരിക്കുകയും രജസും തമസും കുറഞ്ഞിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ബ്രാഹ്മണം. ശരി, സമ്മതിച്ചു. ഇനി രജസ് കൂടിയിരിക്കുകയും സത്വവും രജസും കുറഞ്ഞിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ക്ഷത്രിയൻ. സമ്മതിച്ചു. ഇനി തമസ് കൂടിയിരിക്കുകയും സത്വവും രജസും കുറഞ്ഞിരിക്കുകയും ചെയ്താൽ എന്താവും? അത് വൈശ്യനാണോ അതേ ശൂദ്രനാണോ? കാരണം ഇനി ഒരു ഗുണമേ ശേഷിക്കുന്നുള്ളൂ. അപ്പൊ പിന്നെ ശൂദ്രനോ? ഗുണമില്ലാത്ത ഒന്നില്ല, ഗുണമുണ്ടായാലേ പറ്റും. ഒരു ഗുണം കൂടിയിരുന്നേ പറ്റൂ, ബാക്കി കുറഞ്ഞു വരിക്കണം. കാരണം ഗുണങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കില്ലെന്നാണ്. ഒന്ന് അധികരിച്ചും മറ്റുള്ളത് കുറഞ്ഞു വരിക്കും. അതാണ് ഇതിൻ്റെ കോമ്പിനേഷനാണ് എപ്പോഴും പറയുന്നത്. അപ്പോൾ സത്വം കൂടി ബ്രാഹ്മണനായി, രേസ കൂടി ക്ഷത്രിയനായി, തമസ് കൂടിയ ആരാകും? വൈശ്യനാവോ ശൂദ്രനാവും? അവിടെ പിന്നെ അവർ സമാനം പറയുന്നു. ശങ്കരാചാര്യരും മറ്റും ഭാഷ്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. ഒരു അഭ്യാസമാണെന്ന് വെച്ചാൽ ഒരു കോമ്പിനേഷൻ. കോമ്പിനേഷനിൽ എന്താണ്? ആ, കുറച്ച് രജസും കുറച്ച് തമസ്സും ഉണ്ട്. തമസ് കൂടിച്ചേരുന്ന രജസ്, സത്വം ഏറ്റവും കുറവ്. അങ്ങനെ വരുമ്പോൾ വൈശ്യൻ. പിന്നെ ശൂദ്രനാണെങ്കിലോ തമസ് കൂടി രജസ് കുറച്ച് സത്വം തീരെ കുറച്ച്. അങ്ങനെ എന്നുവെച്ചാൽ ഒരു കോമ്പിനേഷനാണ്, കൂടിച്ചേരലാണ്. അങ്ങനെ ഒരു കൂടിച്ചേരൽ പറയുകയാണെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ എന്താണ്? സത്വം കൂടിയിരിക്കുമ്പോൾ രജസും തമസും കുറഞ്ഞിരിക്കുക, രജസ് കൂടിയിരിക്കുമ്പോൾ സത്വവും തമസും കുറഞ്ഞിരിക്കുക. ഇത് രണ്ടും ശരിയാവും ബ്രാഹ്മണനും ക്ഷത്രിയനും. ഇവിടെ വരുമ്പോൾ ആ രീതിയിൽ തമസിനെ ഉയർത്താൻ പറ്റില്ല, രജസിനെ കൂടെ കൂട്ടുപിടിക്കണം. രജസ് കൂടി സത്വം എന്നാ കുറഞ്ഞ്, അല്ല, രജസ് കൂടി തമസ് കുറഞ്ഞ്, സത്വം തീരെ കുറഞ്ഞ്. അങ്ങനെ അങ്ങനെ ആ കോമ്പിനേഷനൊരു മാറ്റം വരുത്തണം. ആർക്കു വേണ്ടി? വൈശ്യനും ശൂദ്രനും വേണ്ടി. അങ്ങനെ മാറ്റം വരുത്തുകയാണെങ്കിൽ നാലായി നിൽക്കത്തില്ല. ഒരുപാട് വിഭാഗങ്ങൾ പറയാൻ പറ്റും. കാരണം ഇത് ഒന്ന് കൂടിയിരിക്കുക, അത് എത്രമാത്രം കൂടിയിരിക്കുക, മറ്റുള്ളവർ കുറയുക, അത് എത്രമാത്രം കുറയിക്കുക എന്ന് പറയുന്ന ഇതിൻ്റെ കോമ്പിനേഷൻ പലതരത്തിലുണ്ടാക്കാം. പിന്നെ ഇപ്പോൾ 100% സത്വം അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ഒരാളിൽ 10% സത്വം, പിന്നെ ബാക്കി 90%. അതിൽ അമ്പത് ശതമാനം രജസ്, പിന്നെ ബാക്കി വരുന്ന എത്ര? 40 തമസ്. അങ്ങനെ എടുക്കാം, ഇല്ലെങ്കിൽ 50 തമസ്, 40. ഇങ്ങനെ ശതമാനം കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് അന്തമില്ലാതെ പോവും. അപ്പോൾ നാലിൽ നിൽക്കത്തില്ല. അല്ല, സത്വം കൂടി രജസ് കൂടി തമസ് കൂടി എന്ന് പറഞ്ഞാൽ മൂന്ന് വർണ്ണമേ വരാൻ പാടുള്ളൂ. അല്ല, അതിന് മാറ്റം വരുത്തുകയാണെങ്കിൽ നാലിന് നിൽക്കത്തില്ല, ഇത് നിരവധി വർണ്ണങ്ങളായിപ്പോവും. അതുകൊണ്ട് മൂന്ന് ഗുണം ഈ നാല് വർണ്ണമെന്ന് പറയുന്നത് അതിൻ്റെ ഒരു പറയുന്ന മാത്തമെറ്റിക്സ് പറയുന്ന പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്നൊക്കെ അതൊക്കെ അനുസരിച്ച് പറയുകയാണെങ്കിൽ ഇത് അന്തമില്ലാത്ത വർണ്ണങ്ങളായിപ്പോവും. എത്ര ശതമാനം കൂടാമല്ലോ? 0.0 ശതമാനം വരെ മാറ്റം വരാം. അല്ല അല്ല, ശൂദ്രൻ ഒരു വർണ്ണമാണ്, വർണ്ണസങ്കരമല്ല. അതതിന് പുറത്തുള്ളത്. ശൂദ്രൻ വർണ്ണസങ്കരമല്ല, വർണ്ണമാണ്. ഈ നാല് വർണ്ണത്തിന് പുറത്ത് നിൽക്കുന്നതാണ് വർണ്ണസങ്കരം. ചണ്ടാളനെ പോലെയൊക്കെയുള്ളത്, നിഷാദൻ ചണ്ടാളൻ ഇതൊക്കെ. അതില്ല, നാല് വർണ്ണത്തിൽ പെടാത്തത് വേറെ, നാല് വർണ്ണത്തിൽ പെടാത്തതാണ്, ബാക്കിയുള്ളവരല്ല. മൂന്നെണ്ണത്തിന് ഇപ്പോൾ ഒരു കണക്ക് പറയാൻ പറ്റില്ല, രണ്ടെണ്ണത്തിനേ പറയാൻ പറ്റൂ. സത്വം കൂടിയാൽ ബ്രാഹ്മണൻ, രജസ് കൂടിയാൽ ക്ഷത്രിയൻ, തമസ് കൂടിയാൽ ആരാവും? കാരണം നാല് വർണ്ണമുണ്ട്, ഗുണം മൂന്ന് കൂടുന്നതേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പോൾ പിന്നെ അതിൻ്റെ അംശങ്ങൾ കുറച്ചും കൂട്ടി എടുത്തു കഴിഞ്ഞാൽ ഈ മൂന്ന് നാല് അഞ്ച് ഇങ്ങനെയുള്ള ഒരുപാട് വർണ്ണങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അപ്പൊ ഈ ചാതുർ വർണ്ണയം എന്ന് പറയുന്നത് തന്നെ ഭയങ്കര അബദ്ധമായി പോകും ഈ കണക്കനുസരിച്ച്. അല്ല, ജാതി എന്ന് പറയുന്നത് ഇങ്ങനെ കാലം കൊണ്ട് ഉരുത്തിരിഞ്ഞു വന്നു, പിന്നെ അതിനെ മനുസ്മൃതിയോ അല്ല ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചതിനോ ഉറപ്പിച്ചു. അപ്പോൾ അതിനെ സംബന്ധിച്ച് പല ചോദ്യങ്ങളും വന്നു. ജന്മം കൊണ്ട് ജാതി സ്വീകരിച്ച എങ്ങനെയാണ് അത്? ചില ആൾക്കാർ ഈ പറയുന്ന പോലെ എന്താണ്, നല്ല ഗുണങ്ങളും കർമ്മങ്ങളും ഉള്ള ശൂദ്രന്മാരില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാക്കാം. കാലം കൊണ്ടുവരുന്ന മാറ്റങ്ങളാണ്. പിന്നെ അതാണ് ഈ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് വന്നത്. ജന്മം കൊണ്ട് ജാതി എന്ന് വന്നപ്പോൾ അതിനെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോഴാണ് മറ്റൊരു ആശയം കൊണ്ടുവന്നത്, എന്താണ്, ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതി എന്ന് കൊണ്ടുവന്നു. ആ ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് ആ കാലത്ത് ഗീതയിലും മറ്റും വന്നതാണ്. അതൊക്കെ അന്നൊരു വലിയ മാറ്റമാണ്. ശരിയാണ്, ജന്മം കൊണ്ട് തന്നെ തീരുമാനിക്കണമെന്ന് വാശി പിടിക്കുന്നിടത്ത് അങ്ങനെയല്ല. കാരണം ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠനാണ്. ബ്രാഹ്മണൻ എന്നുള്ള പേര് കേട്ടാൽ തന്നെ എന്താണ്, അവിടെ ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഒക്കെ വരുന്ന ശ്രേഷ്ഠതയുള്ളവരാണ് ബ്രാഹ്മണൻ. അപ്പൊ പിന്നെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് എന്ന് പറയുമ്പോൾ മറ്റ് വർണ്ണങ്ങളിൽ ജനിച്ചവർക്ക് ഒരു മാന്യത കിട്ടും. അതിനുവേണ്ടിയിട്ട് എന്താണ് ഒരു മാറ്റം വരുത്തിയാണ്, പുരോഗമനമാണ് അന്നത്തെ ഒരു പുരോഗമന ചിന്തയാണ്. പക്ഷേ അത് ഒരിടത്ത് എത്തുന്നതല്ല, അതനുസരിച്ച് വിശദീകരിക്കാൻ ഒക്കത്തുമില്ല. പിന്നെ അങ്ങനെ ഒരു സാമൂഹിക വസ്തുതി ഒരിക്കലും നിലനിന്നിട്ടില്ല, ഒരിക്കലും നിലനിൽക്കാൻ പോകുന്നില്ല. അത് ഗുണമെന്ന് വെച്ചാൽ സ്വഭാവം ഒന്നെടുത്താൽ മതി. ഗീതയിലൊക്കെ വിശദീകരിക്കേണ്ടത്. അപ്പൊ അത് ഇന്നത്തെ കാലത്ത് ഒരിക്കലും നിൽക്കുകയില്ല. എന്താണ്, മൂന്ന് വർണ്ണങ്ങൾക്ക് വേണ്ടി ഒരു വർണ്ണം. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞപ്പം മാറിപ്പോയിട്ടുണ്ട്. എങ്ങനെയാ മാറിപ്പോയത്? നാല് വർണ്ണങ്ങൾക്ക് വേണ്ടി ഒരു വർണ്ണമെന്ന് പറഞ്ഞാൽ തെറ്റാണ്, പറഞ്ഞ് മാറിപ്പോയതാണ്. മൂന്ന് വർണ്ണങ്ങൾക്ക് വേണ്ടി ഒരു വർണ്ണം, മനസ്സിലായോ? ബ്രാഹ്മൺ ക്ഷത്രിയൻ വൈശ്യൻ എന്ന് പറയുന്ന മൂന്ന് വർണ്ണങ്ങൾക്ക് സേവ ചെയ്യാൻ വേണ്ടി ഒരു വർണ്ണം. ആര്? ശൂദ്രൻ. ഇതൊക്കെ ഇന്ന് ഈ പറയുന്നതൊക്കെ എന്താ സംബന്ധമാണ്? ഒരു തരത്തിലും ഗീതയിൽ തന്നെ പറയുന്നത് പരിചര്യാത്മകം കർമ്മ, പരിചര്യ, പരിചരിക്കുന്ന ആരെ? ചോദ്യം വരും. ശൂദ്രന്റെ സ്വഭാവം പരിചരിയാണെങ്കിൽ ആരെ പരിചരിക്കുന്നു? ബാക്കി മൂന്ന് കൂട്ടരെ, ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ. അവരെ പരിചരിക്കുക എന്ന് വെച്ചാൽ സേവകനായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ജന്മന മനുസ്മൃതിയിൽ മറ്റും പറയുന്നുണ്ട്, എല്ലാ സ്മൃതികളിലും പറയുന്നത് ജന്മം കൊണ്ടാണെന്നുള്ളതാണ്. അല്ല, ജന്മം കൊണ്ട് ജാതി അത് കൃത്യമായി പറയും. നിവൃത്തം ബ്രാഹ്മണ കുലത്തിൽ പറഞ്ഞ പറഞ്ഞാണെങ്കിൽ അവൻ എന്ത് ചെയ്താലും അവൻ ബ്രാഹ്മണൻ തന്നെ. അത് നല്ല ബ്രാഹ്മണം, മോശം ബ്രാഹ്മണം, അത്രയേ ഉള്ളൂ. അവൻ ബ്രാഹ്മണനല്ലാതാകില്ല. പിന്നെ അതിനൊരു മാറ്റം വരുത്തുകയാണ്, അങ്ങനെയല്ല, ഗുണകർമ്മങ്ങൾക്കനുസരിച്ച്. ഇപ്പം വേറെ കൂട്ടർ പറഞ്ഞാൽ അതുപോലെ ജന്മവും വേണം, കർമ്മവും വേണം. ബ്രാഹ്മണനാവണമെങ്കിൽ എന്ത് വേണം? ജന്മവും വേണം, കർമ്മവും വേണം. വടക്കേ ഇന്ത്യയിൽ പിന്നീട് പ്രചാരത്തിൽ വന്ന ഒരാശയമാണ്. നല്ല കർമ്മം ചെയ്താൽ ബ്രാഹ്മണനാവുമില്ല, നല്ല കർമ്മം ചെയ്താൽ നല്ലവൻ, അത്രയേ ഉള്ളൂ. ബ്രാഹ്മണനാവണമെങ്കിൽ എന്ത് വേണം? ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച് നല്ല പ്രവൃത്തിയും ചെയ്യണം, എന്നാലേ ബ്രാഹ്മണനാവും. അങ്ങനെയൊക്കെയുള്ള ആശയങ്ങളൊക്കെ പലതവണ മാറി മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് പറഞ്ഞാലും എന്താണ്, നാല് വർണ്ണമല്ല, പല വർണ്ണങ്ങൾ വരും. പിന്നെ ഈ ഗുണമെന്ന് പറയുന്നത് കേവല സ്വഭാവമെന്നല്ല, സത്വം രജസ് തമസ് എന്നാണ് എടുക്കുന്നവർ. ഈ സത്വം രജസ് തമസ് എന്ന് പറയുന്നത് സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ഒരു പദാർത്ഥമായിട്ടാണ് പറയുന്നത്. നമ്മുടെ ഈ സൃഷ്ടിക്കെല്ലാം കാരണമായി ഇരിക്കുന്ന ഒരു പദാർത്ഥമാണ് സത്വം രജസ് തമസ്. അങ്ങനെ ഒരു പദാർത്ഥം എന്ന് പറയുന്നത് അത് എന്താണ്? അത് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, അതൊരു വലിയ കൽപ്പന മാത്രമാണ്. കാരണം അത് സാങ്ക്യന്മാരുടെ ഒരു കണ്ടുപിടുത്തമാണ്. സാങ്ക്യന്മാരെന്ന് പറയുന്നത് വളരെ പ്രാചീനമായ കപിലന്റെ സിദ്ധാന്തമാണ്. അതാണ് നമ്മുടെ പുരാണങ്ങളിലും അതിലൊക്കെ അതിൻ്റെ വലിയ സ്വാധീനമുണ്ട്. എന്നാൽ ഈ സാങ്ക്യന്മാരുടെ ആയുർവേദമൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ സാങ്ക്യന്മാരുടെ ഈ ത്രിഗുണകൽപ്പന അസംബന്ധമാണെന്ന് പഴയ കാലത്തുള്ള ഋഷിമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് കണാദനും ഗൗതമനും. ഗൗതമന്റെ ന്യായശാസ്ത്രത്തിൽ ഈ ത്രിഗുണങ്ങളെ അംഗീകരിക്കുന്നില്ല. കണാദന്റെ വൈശേഷിക ദർശനത്തിലും ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സൃഷ്ടി അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് കാരണമായിരിക്കുന്ന പല കാരണം പറയുമെന്ന്. പരമാണുക്കൾ കാരണമാകാം, പലതും കാരണമാകാം, ഈശ്വരൻ കാരണമാകാം. പക്ഷെ അവരൊരിക്കലും ത്രിഗുണങ്ങളിൽ നിന്ന് ആണ് ഇതെല്ലാം ഉണ്ടായെന്നുള്ള സിദ്ധാന്തത്തെ അവർ അംഗീകരിക്കുന്നില്ല. അപ്പൊ ഇത് പഴയകാലത്ത് തന്നെ ഇത് തള്ളിക്കളഞ്ഞ സിദ്ധാന്തമാണ്. സംഖ്യന്മാർ പറയുന്ന അടിസ്ഥാനപരമായി മൂന്ന് ഗുണങ്ങളുണ്ട്. അദ്വൈതികളൊക്കെ അത് സ്വീകരിച്ചു പ്രാചീനമായതുകൊണ്ട്, കപിലൻ ഋഷി പറഞ്ഞതുകൊണ്ട്. അടിസ്ഥാനമായി ഇപ്പൊ ഈ കാണുന്ന പദാർത്ഥങ്ങൾ, ഭൂമി, ജലം, വായു, ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത് പിന്നെ ത്രിഗുണങ്ങളിൽ നിന്നല്ല, ഇതിൻ്റെ പരമാണുക്കളിൽ നിന്നുണ്ടായെന്നാണ് വൈശേഷിക ന്യായ ദർശനങ്ങളിൽ പറയുന്നത്. ഈ പരമാണുക്കളോ അതൊന്നിൽ നിന്നും ഉണ്ടായതല്ല, അത് നിത്യമാണ്. അപ്പൊ അതിൻ്റെ പിന്നിലൊരു ഗുണത്തിൻ്റെ ആവശ്യമില്ല. ഈ ത്രിഗുണ സിദ്ധാന്തം വളരെ പഴയതാണെങ്കിലും പഴയകാലത്തുള്ള ഗൗതമനെയും കണാദനെയും പോലെയുള്ള ഋഷിമാരെയും തള്ളിക്കളഞ്ഞാണ്. അതവരംഗീകരിക്കുന്നില്ല. അപ്പോ അങ്ങനെ തള്ളിക്കളഞ്ഞ ഒന്ന് സാങ്ക്യന്മാരുടെ ആ സിദ്ധാന്തത്തെ പിന്നീടെല്ലാവരും സ്വീകരിച്ചത്. ഈ രണ്ടു കൂട്ടരൊഴികെ ബാക്കിയെല്ലാവരും എന്തുകൊണ്ട് സ്വീകരിച്ചു? കാരണം മനുഷ്യരിൽ സ്വഭാവത്തിന് വ്യത്യാസമുണ്ട്, ഗുണങ്ങളിൽ വ്യത്യാസമുണ്ട്. സന്തോഷമുണ്ട്, കോപമുണ്ട്, ആലസ്യമുണ്ട്. അപ്പോ ഈ ഇത് കണ്ടുകൊണ്ട് ഇതിന് കാരണമായി ഒന്നിനെ കൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു കൽപ്പനാ സൗകര്യം അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു പദാർത്ഥമുണ്ട് പ്രപഞ്ചത്തിൻ്റെ ആദിയിൽ, അതിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത് എന്ന് നമുക്ക് കൽപ്പിക്കുകയാണ്. കാര്യത്തെ കണ്ടിട്ട് കാരണത്തെ ഊഹിക്കുക, അങ്ങനെ ഒരു ഊഹം മാത്രമാണ്. അപ്പോ ന്യായവൈശേഷികന്മാർ പറയുന്ന എന്താണ്? അങ്ങനെ ഊഹിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഭൂമി ഉണ്ടായിരിക്കുന്ന അതിൻ്റെ പരമാണുവിൽ നിന്ന്, ജലം ഉണ്ടായത് അതിൻ്റെ പരമാണുവിൽ നിന്ന്, ഇന്നത്തെ പരമാണുവെന്നല്ല, അവരെന്ന് കണ്ട പരമാണു. അപ്പൊ ഈ ത്രിഗുണ സിദ്ധാന്തത്തെ പണ്ട് തന്നെ മറ്റുള്ളവർ അംഗീകരിക്കാതെ തള്ളിക്കളഞ്ഞാണ്. ആ ത്രിഗുണ സിദ്ധാന്തത്തിൽ എന്നെ അടിസ്ഥാനമാക്കി പ്രപഞ്ച സൃഷ്ടി എന്ന് പറയുന്നതിന് ഒരു കാര്യമില്ല. പിന്നെ മനുഷ്യനിൽ പല ഗുണമുണ്ട്, പദാർത്ഥങ്ങളിൽ പല ഗുണങ്ങളും കാണാനുണ്ടെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാം. അങ്ങനെ ഓരോ പദാർത്ഥത്തിനും ഓരോ ഗുണമുണ്ടല്ലോ. ചൂടുള്ളതുണ്ട്, തണുപ്പുള്ളതുണ്ട്, എരിവുള്ളതുണ്ട്, പുളിയുള്ളതുണ്ട്, ഇങ്ങനെയുള്ള ഗുണങ്ങൾ പദാർത്ഥങ്ങളുണ്ട്. രസങ്ങളും ഗന്ധങ്ങളും അതൊക്കെയുണ്ട്. പക്ഷെ ഇതിനെല്ലാം കാരണമായിട്ട് എന്താണ്? അതിൻ്റെ പിന്നിൽ മൂന്ന് ഗുണങ്ങൾ, സത്വം രജസ് തമസ്. ആ വ്യക്തികളിൽ മാറിക്കൊണ്ടിരിക്കും, എല്ലാത്തിലും മാറിക്കൊണ്ടിരിക്കും. കൂടിയവസ്ഥയിൽ എന്തിനാ ബ്രാഹ്മണനാവുന്ന? കൂടിയാത് മനുഷ്യൻ. അവിടെയാണ് വീണ്ടും നമ്മുടെ മനസ്സിൽ വരുന്ന അന്ധവിശ്വാസം. എന്താണ് സത്വഗുണം കൂടിയിരിക്കണം എന്നവനെ എന്തിനാ ബ്രാഹ്മണനാകുന്ന? സത്വഗുണം കൂടിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മതി, നല്ല ഗുണമുള്ള മനുഷ്യൻ. ഏഹ്, എല്ലാ ശ്രമങ്ങളും ബ്രാഹ്മണത്വത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രാഹ്മണത്വത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും. അത് പിന്നെ ഈ എല്ലാ ഒരു ഫിലോസഫികൾ ഉണ്ടാക്കുന്നതും ചിന്തകൾ ഉണ്ടാക്കുന്നതുമെല്ലാം പൗരോഹിത്യത്തെ സംരക്ഷിച്ചുകൊണ്ടാണ്. വ്യക്തിക്കകത്ത് നടക്കുന്ന സംഭവം എന്തോന്നു? ഒരു വ്യക്തിയുടെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ എന്ത് എന്ത് എന്ത് സംഭവം? ആ, നമ്മുടെ ഒരു വ്യക്തിക്ക് ഉള്ളിൽ വരുന്ന മാറ്റങ്ങളാണെങ്കിൽ അത് മനുഷ്യന് വരുന്ന മാറ്റം. നമുക്ക് മനുഷ്യനെന്ന് പറയുന്നത് ഈ ലോകത്തെല്ലായിടത്തും, ഇന്ത്യയിൽ മാത്രമല്ല എല്ലാ ലോകത്തുമുള്ള മനുഷ്യരിലൊക്കെ എപ്പോഴും മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുന്നു. അത് ആ മാറ്റങ്ങളെയൊക്കെ എങ്ങനെ മനസ്സിലാക്കണം? മനുഷ്യരിൽ വരുന്ന മാറ്റങ്ങൾ, അത് ആ മാറ്റങ്ങൾ മനുഷ്യൻ എന്ന് പറയുന്ന ഈ ജീവിവർഗത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അവിടെ അതിനെ എന്താണ്, ആ മാറ്റങ്ങൾക്ക് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പേര് കൊടുക്കുന്നിടത്താണ് പ്രശ്നം. അല്ല, മാറ്റങ്ങളെ അംഗീകരിക്കുന്നതിന് ആർക്കും പ്രയാസമില്ല. ആ പേര് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഉയർച്ചയും താഴ്ചയും വരും മനുഷ്യരിൽ. ആ ശരി, ഒരാൾ ഡോക്ടറാകുന്നു, എന്താണ് എഞ്ചിനീയറാകുന്നു, മനസ്സിലായോ? ഒരാൾ ഡോക്ടറാകുന്നു, എഞ്ചിനീയറാകുന്നു. അപ്പോൾ ഒരുത്തൻ എന്ത് ചെയ്യുന്നു, ഇവിടെ മലം, ആൾക്കാരുടെ മലം എടുത്തു മാറ്റുന്നു. അപ്പോൾ ഈ രണ്ട് കൂട്ടരുടെയും സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒന്നായിരിക്കുന്നു. അവരുടെ രണ്ട് കൂട്ടരുടെയും തൊഴിലിൻ്റെ മഹത്വം ഒന്നായിരിക്കുന്നു. സമൂഹത്തിൽ അവരുടെ എന്താണ് മാനുഷികമായ അന്തസ് എന്ന് പറയുന്നത് ഒന്നായിരിക്കുന്നു. തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ വരും. പ്രതിഫലമൊന്നല്ല, അവരുടെ പറയുന്ന എന്താണ് മാനുഷികമായ അന്തസ്. മാനുഷികമായ അന്തസ് എന്ന് പറയുന്ന രണ്ടുപേർക്കും ഒരുപോലെ ആയിരിക്കണം. അതാണ് ആധുനിക മനുഷ്യൻ്റെ കാഴ്ചപ്പാട്. തൊഴിലിൻ്റെ മഹത്വം രണ്ടുപേർക്കും ഒന്നുപോലെ ആയിരിക്കണം. അതാണ് ഇന്നത്തെ കാഴ്ചപ്പാട് മനുഷ്യൻ ചിന്തിക്കുന്നത്. അവൻ കൂലിപ്പണി ചെയ്യുന്നതുകൊണ്ട് എന്താണ് അവൻ അന്തസ് കുറഞ്ഞവനാണ്. മറ്റേ മനുഷ്യൻ്റെ അതേ അന്തസ് തന്നെ, ഒരു മനുഷ്യൻ എന്നുള്ള തരത്തിലുള്ള മാനുഷിക അന്തസ് എന്ന് പറയും. അവൻ്റെ മൂല്യം ഒക്കെ ഒരുപോലെ തന്നെയാണ്. വ്യത്യാസം വരുന്ന എന്താണ്, മറ്റുണ്ടെങ്കിൽ കൂടുതൽ പണം കാണും, ഒരുത്തൻ കൂടുതൽ ബുദ്ധി കാണും, അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അതൊന്നും എന്താണ് അവൻ്റെ മനുഷ്യത്വത്തെ അതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇതാണ് മനുഷ്യൻ്റെ ആധുനികമായ കാഴ്ചപ്പാട്. മനുഷ്യത്വം ഒന്നുപോലെ തന്നെ, അത് അവൻ്റെ അവൻ എഞ്ചിനീയറായെന്നോ ഡോക്ടറായെന്നോ കൂലിപ്പണി ചെയ്യുന്നതുകൊണ്ട് മനുഷ്യ അന്തസ്സിന് വ്യത്യാസം വരാൻ പാടില്ല, വരുന്നില്ല എന്നുള്ളതാണ്. മറ്റേ അങ്ങനെയല്ല, അവിടെ എന്താണ് ഹൈറാർക്കി വരും എന്ന് വെച്ചാൽ ഉച്ചനെഞ്ചത്ത്. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് മനുഷ്യരിൽ തന്നെ ഒരു കൂടിയ വിഭാഗമാണ്, ക്ഷത്രിയൻ, അങ്ങനെ താഴ്ന്നു താഴ്ന്നു വരും. അപ്പോൾ അതിൻ്റേതായ മനുഷ്യ അന്തസ്സിന് സ്ഥാനമാനങ്ങൾക്കും എല്ലാം വ്യത്യാസം വരും. അത് വരാൻ പാടില്ല എന്നുള്ളതാണ്. അത് വരാ. അപ്പോ ഈ ബ്രാഹ്മണൻ തുടങ്ങിയ ശബ്ദങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആൾക്കാരുടെ മനസ്സിൽ എന്ത് വരും? അങ്ങനെയുള്ള മനുഷ്യരിൽ തന്നെ മനുഷ്യ അന്തസ്സിന് വ്യത്യാസം വരും. അപ്പൊ ഒരുവൻ എന്ത് തൊഴിൽ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചല്ല ഒരുവൻ്റെ അന്തസ്സെന്ന് പറയേണ്ടത്. പിന്നെ വേണമെങ്കിൽ മനുഷ്യരിൽ നമുക്ക് വ്യത്യാസം കൽപ്പിക്കാമെന്ന് വെച്ചാൽ അവ മനുഷ്യൻ എൻ്റെ അവൻ കാത്തു സൂക്ഷിക്കുന്ന മൂല്യങ്ങൾ, സമൂഹത്തിന് അവനെ കൊണ്ടുള്ള പ്രയോജനം, ഇതൊക്കെ അനുസരിച്ച് എന്താണ് മനുഷ്യനെ മഹത്വം കൽപ്പിക്കാം. അത് കൽപ്പിക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അവൻ എന്ത് മൂല്യബോധമുള്ളവനാണ്, അവൻ്റെ പ്രവൃത്തികൾ എങ്ങനെയാണ്, അവൻ്റെ പ്രവൃത്തി മറ്റുള്ളവർക്ക് ഗുണമുള്ളതാണോ, അങ്ങനെയൊക്കെ ഒരാൾക്ക് നമുക്ക് മഹത്വത്തെ കൽപ്പിക്കാം, അത് വേറെ കാര്യം. പക്ഷേ അങ്ങനെ കൽപ്പിക്കുമ്പോഴും അവനും സാറിന് ഒരു മനുഷ്യനും ഒരു കൂലിപ്പണി ചെയ്യുന്നവനും മനുഷ്യ അന്തസ്സിൻ്റെ കാര്യത്തിൽ ഒന്ന് തന്നെ. അവനെ അവൻ്റെ തൊഴിലിൻ്റെ പേരിൽ അവനോട് മാറി നിൽക്കാൻ പറയാൻ പറ്റില്ല ആർക്കും. അതാണ് മനുഷ്യൻ്റെ ഇന്നത്തെ കാഴ്ചപ്പാട്. പഴയതങ്ങനെയല്ല, ഇന്ന് പ്രവൃത്തി ചെയ്യുന്നവർ കൂടിയ ആൾക്കാരാണ്. അവരെ ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്യണം? എല്ലാ തരത്തിലും അവരെ ബഹുമാനിക്കണം. മനുഷ്യൻ്റെ ആന്തരികമായി നടക്കുന്ന കാര്യങ്ങളെടുത്താണെങ്കിൽ ആന്തരികമായി മനുഷ്യരിൽ മാറ്റമൊക്കെ വരും. അത് ആ മാറ്റങ്ങളെല്ലാം മനുഷ്യൻ എന്നുള്ളിടത്ത് ഒതുങ്ങണം. മനുഷ്യനിൽ വരുന്ന മാറ്റങ്ങളാണ്. അതുകൊണ്ട് ആ മനുഷ്യനിൽ എന്താണ് ഒരു പ്രത്യേക ഒരു വിഭാഗമാക്കി വയ്ക്കുകയും ബാക്കിയുള്ളവർക്കില്ലാത്ത എന്തോ സവിശേഷതകൾ അയാളിലുണ്ട് എന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നത് ഇന്നത്തെ സമൂഹം അംഗീകരിക്കുന്ന കാര്യമില്ല. ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് നിങ്ങൾ ഒരാളെ ബഹുമാനിച്ചാൽ അയാൾ നിങ്ങളെ ബഹുമാനിക്കാനും ബാധ്യസ്ഥനാണ്. ഇതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട്. അതാണ്. അല്ലാതെ നിങ്ങളൊരാളെ ബഹുമാനിക്കണം, അപ്പോൾ അയാൾ നിങ്ങളെ ബഹുമാനിക്കാൻ തയ്യാറില്ലെന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ്റെ സമത്വത്തിനെതിരാണ്. ഇതാണ് ആധുനിക ചിന്ത. മറ്റങ്ങനെയല്ല, കുറച്ച് ആൾക്കാരെ കുറച്ച് പേര് ബഹുമാനിക്കണം, അവർക്ക് ഇവരെ അപമാനിക്കാനും അവകാശമുണ്ട്. തിരിച്ച് അവരോട് ബഹുമാനം കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അത് പഴയ ചിന്ത. അല്ല, അതൊക്കെ അതൊക്കെയാണ് പറയുന്ന പഴയ ചിന്ത എന്ന്. ഇന്നും അങ്ങനെയൊക്കെയുള്ളത് വച്ച് പുലർത്തുന്നവരുണ്ട്, പക്ഷേ അത് മാറ്റണമെന്നുള്ളതാണ്. ഇന്നും അതൊക്കെ ഉണ്ട്. ആ അങ്ങനെയൊക്കെ വരുന്നത് ഈ പഴയ ചിന്താഗതിയുടെ തുടർച്ചയാണ്. പഴയ ആ ചിന്താഗതിയുടെ തുടർച്ചയാണ് എന്താണ് നമ്മൾ അങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഇതാണ് എന്ന് വെച്ചാൽ അതൊക്കെ മനുഷ്യൻ അവിടെ ശ്രമിക്കുന്നത് എന്തെന്ന് വെച്ചാൽ മനുഷ്യർക്ക് അവരവരുടേതായ രഹസ്യമായ അജണ്ടകളും താല്പര്യങ്ങളും ഒക്കെ കാണും. അപ്പോൾ മറ്റൊരാളെ മറ്റുള്ളവരെയൊക്കെ നമ്മുടെ ചവിട്ടുപടിയായി ഉപയോഗിക്കുക. അപ്പോൾ പല ബുദ്ധികളും ഉപയോഗിക്കും. ഇപ്പോൾ ഒരാൾക്ക് ഒരാവശ്യം വന്നു, അല്ലേ, ഓടിച്ചെന്ന് അയാളെ സഹായിക്കുക, അയാൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ എന്തോരും അവനെ അവന് ഒരു ബാധ്യത ഉണ്ടാക്കിയെടുക്കും. ആ ബാധ്യത ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ എന്ത് ചെയ്താലും ആ ബാധ്യതയുടെ പേരിൽ അവൻ അവൻ്റെ കൂടെ നിൽക്കേണ്ടി വരും. ഇതൊക്കെ ചാണക്യനീ, അത് മനുഷ്യൻ പ്രയോഗിക്കും അങ്ങനെയുള്ള ബാധ്യതകൾ. അപ്പോ അങ്ങനെ ഒരു ബാധ്യത ഉണ്ടാക്കിയെടുത്തെന്ന് വെച്ചോ, ഇപ്പൊ നിങ്ങൾ ശിവരിയിലേക്ക് വരുന്നു. ശിവരിയിലേക്ക് വരുമ്പം ഇവിടെ വന്നൊരു സ്വാമിയൊക്കെ ഉണ്ട്. സ്വാമി നിങ്ങളെ വലിയ കാര്യമായിട്ട് സ്വീകരിച്ച് ഇവിടെ നിർത്തി. അപ്പോ ശിവരി കാര്യമായി സ്വീകരിച്ച് നിർത്തി എന്നുള്ളത് എന്തായി ഒരു ആ സ്വാമിയുടെ ഒരു കടപ്പാടായി. ഇത്രയേ ഉള്ളൂ, ഇവിടെ കൊണ്ട് നിർത്തി. അപ്പൊ നാളെ ഈ സ്വാമി എന്തെങ്കിലും വേണ്ടാധീനം ചെയ്തു കഴിഞ്ഞാ അപ്പോ നിങ്ങൾ ശരി, അത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ബാക്കി എല്ലാവരും നിങ്ങളോട് ചോദിക്കും, എന്താണ് അത് നീ പറഞ്ഞ് ശരിയാണ്? കാരണം നീ വന്നപ്പോ അയാളല്ലേ നിന്നെ ഇവിടെ നിർത്തിയത്, ഇത്തിരി സൗകര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ നിർത്തുന്ന അയാളല്ലേ. അപ്പൊ അയാൾ ചെയ്ത് തെറ്റെന്ന് നീ എന്തിനു പറഞ്ഞു? അപ്പൊ ഇതാണ് ചാണക്യതന്ത്രം, ബാധ്യത ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ സമൂഹം എന്ത് ചെയ്യും? അങ്ങനെ ചിന്തിക്കും. അപ്പൊ അയാളൊരു തെറ്റ് ചെയ്തെന്ന് അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല, കാരണം ബാധ്യതയായി. അങ്ങനെ ഇവിടെ പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, നിങ്ങളെന്തായി തെറ്റെന്നറിഞ്ഞിട്ടും അത് ചോദ്യം ചെയ്യാത്ത പറയും. ബാധ്യത ഒരുപാടുണ്ട്. ഇത് അവരുടെ തന്ത്രമാണ്, ബുദ്ധിമാന്റെ തന്ത്രമാണ്, ബുദ്ധിയില്ലാത്തവൻ്റെ തലയിൽ കയറ്റി വയ്ക്കുന്ന തന്ത്രമാണ്. അപ്പോ അത് ഇവൻ തുടങ്ങുമ്പം തന്നെ, ഇവൻ സഹായിക്കാൻ തുടങ്ങുമ്പം തന്നെ മനസ്സിലാക്കിക്കോണം ഇവൻ ഉദ്ദേശിക്കുന്ന സഹായിക്കുന്ന നല്ലത് തന്നെ, പക്ഷേ ഇത് ബാധ്യത ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരിതാണ്. അത് കുറച്ച് ബുദ്ധി കൂടിയവരെ അങ്ങനെ ചെയ്യത്തുള്ളൂ. സാധാരണ ഒരുത്തനാണെങ്കിൽ സഹായിക്കത്തുമില്ല. അത് വേറെ കൂട്ടരുണ്ട്, അവർക്ക് അങ്ങനെ അത് ഉപയോഗിക്കാൻ അറിയാത്തവർ. ഇത് നല്ല ചാണക്യ ബുദ്ധിയുള്ളവരെന്ത് ചെയ്യും, ഓരോരുത്തരുടെയും എവിടെയൊക്കെയാണ് അവൻ വീഴുന്നതെന്ന് അന്വേഷിച്ച് തുടങ്ങും. അവിടെ ചെന്ന് അവന് കൈ കൊടുത്ത് പിടിച്ച് കയറ്റും. അവനെവിടെയാണ് വീഴ്ചയുള്ളത്, അവിടെ ചെന്ന് അവനെ കൈ കൊടുത്ത് പിടിച്ച് കയറ്റി അവൻ്റെ രക്ഷകനായതിന് ശേഷം പിന്നെ എന്ത് ചെയ്യും, ആ നൂലി പിടിച്ച് പാവ കളിക്കുന്ന പോലെ ഇവനായിട്ട് കളിപ്പിക്കും. അപ്പൊ ഇതൊക്കെ ചാണക്യതന്ത്രമാണ്. ഇത് ചാണക്യതന്ത്രമാണ്. അവനെ പിടിച്ച് കയറ്റുക, എന്നിട്ട് ബാധ്യത ഉണ്ടാക്കിയെടുക്കുക. ബാധ്യത ഉണ്ടാക്കിയെടുത്തിട്ട് അവനെ പിന്നീട് ഒരു ചാവേറായിട്ട് ഉപയോഗിക്കുക. അവൻ ചാവേറായി നിൽക്കും, കാരണം എന്നെ എനിക്ക് എന്ത് ഇതിനൊക്കെ ചെയ്താണ്. അപ്പൊ എങ്ങനെ മനസ്സിലായില്ല? ഇത് ആരും ആരെയും സഹായിക്കുന്നില്ല, അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ആരും ആരെയും സഹായിക്കുന്നില്ല, ഓരോരുത്തരും അവർ ചെയ്യേണ്ട ജോലി ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. സഹായിക്കുന്നു എന്നുള്ള ഒരു വിചാരം എന്ന് പറയുന്നത് എന്താണ്, അതാണ് ഏറ്റവും വലിയ അപകടം. ഇപ്പൊ ഇവിടെ ഒരാൾ വരുമ്പോഴത്തേക്ക് അയാളെ സ്വീകരിച്ചുകൂടെ നിർത്തുക എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ്. ആ ഡ്യൂട്ടിയാണ് അയാൾ ചെയ്യേണ്ടത്. ആ ഡ്യൂട്ടി അയാൾ എന്ത് പറയുന്നു, ഒരു ഔദാര്യമായിട്ട് അയാൾ മറ്റുള്ളവനെ മനസ്സിൽ തോന്നിപ്പിക്കുകയാണ്. ഒരു വലിയ ഔദാര്യമാണ് എന്ന് തോന്നിപ്പിച്ചിട്ട് അതിനെന്ത് ചെയ്യുന്നു, മുതലെടുക്കുകയാണ്. അവരവകാശപ്പെടും. നമ്മുടെ മനസ്സിൽ തോന്നും അയാളെന്തോ വലിയൊരു സൗകര്യം ചെയ്തതെന്നാണ്. ഒരു സൗകര്യവും ചെയ്തതെന്നല്ല, ഇത് ഒരാളുടെ ജോലിയാണ്. എന്താണ് ഇവിടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവനെ സ്വീകരിക്കുക, അവിടെ നിർത്തുക, അത് അയാളുടെ ഡ്യൂട്ടിയാണ്, അയാൾ ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ പറ്റുന്നു. പിന്നെ നമ്മൾ സഹകരിക്കുക, അയാളുടെ നല്ല കാര്യങ്ങൾ സഹകരിക്കുക. നല്ല കാര്യമല്ലെങ്കിൽ എതിർക്കുകയോ എതിർക്കാതിരിക്കുകയോ മാറി നിൽക്കുകയോ എന്ത് വേണോ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. എതിർക്കണമെന്നില്ല, മാറി നിൽക്കാം. അതൊക്കെ ഓരോരുത്തർക്കും ഇഷ്ടം. എതിർപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഒരിക്കലും എന്താണ്, തിന്മയെ അനുകൂലിക്കാൻ പാടില്ല. കടപ്പാടിൻ്റെ പേരിൽ ഈ കടപ്പാടെന്ന് പറയുന്നത് കൃത്രിമമായി ഉണ്ടാക്കിയാണ്. നമുക്കങ്ങനെ ഒരു കടപ്പാടില്ല, ആരോടും അങ്ങനെ ഒരു കടപ്പാടുണ്ടായിട്ടില്ല. മനുഷ്യന് മനുഷ്യനോടുണ്ടാകേണ്ടത് സ്നേഹബന്ധങ്ങളാണ്. അത് വേണം, പരസ്പര സ്നേഹബന്ധം വേണം. ഇപ്പോൾ ഒരു വീട്ടിലായാൽ തന്നെ അച്ഛനും മക്കളോടും മക്കൾക്ക് അച്ഛനോടും കടപ്പാടില്ല. എന്നുവെച്ചാൽ സ്നേഹബന്ധമാണ് ആ കടപ്പാടെന്ന് പറയുന്നത്. അപ്പോ കുട്ടികളെ മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടുവരുന്നു. മാതാപിതാക്കളോട് കുട്ടികൾക്ക് അതിൻ്റെ തിരിച്ച് ആ സ്നേഹബന്ധം കാണും. അപ്പോ അതുപോലെയുള്ള സ്നേഹബന്ധങ്ങളെന്ന് പറയുന്നതിനപ്പുറം എന്താണ്, ഇങ്ങനെയുള്ള ഔദാര്യങ്ങളെ കടപ്പാടാക്കി മാറ്റുന്ന തന്ത്രങ്ങളിൽ ആരും വീണു പോകാൻ പാടില്ല. അല്ല, ഇത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോ എന്നോടൊരാളൊരു ഔദാര്യം കാണിക്കുന്നു, എന്നോടൊന്ന് കാണിക്കുകയാണ്. അപ്പോൾ അയാൾക്കറിയാം ഈ ഔദാര്യം എന്താണെന്നുള്ളത് എനിക്ക് തിരിച്ചറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ ആ രീതിയിൽ എന്നോട് പ്രതീക്ഷിക്കില്ല. കാരണം എനിക്കത് തിരിച്ചറിയാമെന്നുള്ള ആളാണ്. അപ്പൊ പിന്നെ അയാൾ എന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കത്തില്ല. എന്നോടത് ആ ഒരു പരിപാടി നടക്കില്ല എന്നാണ് തിരിച്ചറിയും. തിരിച്ചറിയും. അപ്പോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എല്ലാവർക്കും ബോധം ഉണ്ടാവണം. പക്ഷെ അതിന് വേറെ തടസ്സം വരുന്ന എന്താണ്, ഇപ്പൊ ഞാൻ ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദുർബലതകളും ഒരുപാട് എന്താണ് പോരായ്മകളും ബലഹീനതകളും എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ എനിക്ക് ഒരു ഗോഡ് ഫാദർ വേണം, എന്നെ രക്ഷിക്കാൻ ഒരാൾ വേണം. കാരണം ഞാൻ മൊത്തത്തിൽ ഞാൻ ശരിയല്ല. അവിടെ ഈ കച്ചവടം നടക്കും. അങ്ങനെ ഞാൻ ശരിയല്ല, അതുകൊണ്ട് എന്നെ രക്ഷിക്കാൻ ഒരാൾ വേണം. അയാൾക്ക് എന്താണ്, എന്നെ ഉപയോഗിക്കണം, എൻ്റെ ആവശ്യം അയാൾക്കുണ്ട് പല രംഗങ്ങളിൽ. അവിടെയാണ് ഈ പറയുന്നത് എനിക്ക് വലിയ കടപ്പാടുണ്ട്. കാരണം ഈ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, കൊടുക്കൽ വാങ്ങൽ നടക്കുകയാണ്. രണ്ടു കൂട്ടരും ആവശ്യമാണ്. ഒരുത്തൻ മറ്റുള്ളവനെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അവൻ്റെ ലക്ഷ്യങ്ങൾ നല്ലതല്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അധികാരങ്ങളും അവൻ്റെ സാമ്രാജ്യമൊക്കെ വലുതാക്കിയെടുത്തു. ഇവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇവന് ഒരുപാട് വീക്ക്നെസ്സുകളുണ്ട്, അതിനൊക്കെ ഒരു സംരക്ഷണം വേണം. അപ്പൊ ഇതിനെക്കുറിച്ച് ആൾക്കാർക്ക് ബോധമില്ലാത്തതുകൊണ്ടല്ല, ഈ വ്യത്യസ്ത സ്വഭാവപ്പെട്ട ആൾക്കാരാകുമ്പോൾ അവർക്ക് അങ്ങനെ നിൽക്കാൻ പറ്റും. അതാണ്, അങ്ങനെ അവർക്ക് നിൽക്കാൻ പറ്റും. രണ്ടു കൂട്ടർക്കും ഈ പരസ്പരം സഹായം ആവശ്യമാണ്. രാഷ്ട്രീയത്തിലൊക്കെ നമ്മൾ അതാ കാണുന്നു, നേതാക്കന്മാരൊക്കെ അതാ ചെയ്യുന്നു. ഒരു അനുയായിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓടി ചെന്ന അയാളെ എന്ത് ചെയ്യും, എല്ലാ രീതിയിലും അയാളെ പ്രൊട്ടക്ട് ചെയ്യും രാഷ്ട്രീയക്കാർ. അങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവനോട് ധാർമ്മികതയെക്കുറിച്ച് പറയും. അപ്പോൾ ഉപകാരസ്മരണ ഉണ്ടായിരിക്കണം. അപ്പോൾ മറ്റേ ആൾക്ക് വേണ്ടി എന്ത് ചെയ്യും, ഇവൻ ജീവൻ കളയാൻ തയ്യാറാവും. അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. അപ്പോൾ അവർ നിൽക്കുന്നത് ഒരു നീതിക്ക് വേണ്ടി, ശരിക്കു വേണ്ടിയൊന്നും ആയിരിക്കില്ല, രണ്ടുപേരും അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിൽക്കും. രാഷ്ട്രീയമൊക്കെ കൂടുതലും അങ്ങനെ നടന്നു പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുത്തും വാങ്ങിയാണ്. അപ്പോൾ ആ രാഷ്ട്രീയം തന്നെയാണ് ഇങ്ങനെയുള്ള പൊതു ഗ്രൂപ്പുകളിലെല്ലാം വരുന്നത്, എല്ലായിടത്തും ഇത് വരും. അതുകൊണ്ട് ആന്തരികമായ മാറ്റങ്ങൾ വരുന്നു എന്ന് പറയുന്നത്, എന്തൊക്കെ മാറ്റം വന്നാൽ അത് ആത്യന്തികമായി എന്തായിരിക്കണം, ഒരു മനുഷ്യൻ എന്നുള്ളിടത്ത് നിൽക്കണം. ഈ പറയുന്ന ബ്രാഹ്മണൻ മറ്റ് ഈ ജാതി പേരുകളിലേക്ക് അത് പോയി കഴിഞ്ഞാൽ അവിടെ ഉച്ചനീചത്വം വരും, അതാണ് പ്രശ്നം. മനുഷ്യർക്ക് അവനെങ്ങനെയുള്ളവനായാലും ശരി, മനുഷ്യന് ഒരു മൂല്യമേ ഉള്ളൂ. അതാണ് ഇന്നത്തെ ലോകം നമ്മളെ പഠിപ്പിക്കുന്ന, അതാണ് മനുഷ്യർക്ക് ഒരു മൂല്യമേ ഉള്ളൂ. മനുഷ്യരെല്ലാം തുല്യരാണ്. ഗുരു പറഞ്ഞിരിക്കുന്നതാണ് എല്ലാവരും ആത്മസഹോദരരല്ല. ഇതാണ് ഗുരു പറഞ്ഞിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം, അതാണ് എല്ലാവരും സഹോദരന്മാരാണ്. അപ്പോ പരസ്പരം സഹായിക്കേണ്ടി വരും, അതാണ്. പക്ഷെ അങ്ങനെ സഹായിക്കുമ്പം ഉള്ളിൽ ചാണക്യ ബുദ്ധി വയ്ക്കരുത്, ഇതില്ലാതെ സഹായിക്കണം. അതാണ്. അപ്പോ ഇപ്പൊ നമ്മൾ ഒരാളെ സഹായിച്ചു, അയാൾക്ക് ഉപകാരസ്മരണ ഇല്ലെങ്കിൽ നമ്മൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറാവണം. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അയാളെ തിരിച്ചു പെരുമാറിയെന്ന് വിചാരിക്കില്ല. നമ്മൾ വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല, അയാൾക്ക് ഉപകാരസ്മരണ ഉണ്ടാവണമെന്ന് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും, ഉണ്ടായൊന്നും വരത്തില്ല, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ എല്ലാ മാനുഷിക ബന്ധങ്ങളും മനുഷ്യൻ എന്നുള്ള അടിസ്ഥാനത്തിലായിരിക്കണം. അവിടെ ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുവരേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഗുണം എന്ന് പറയുന്ന അടിസ്ഥാന തത്വത്തെ സ്വീകരിക്കുന്നതിന് അത് കേവലം ഗ്രന്ഥപരമാണ്, ശാസ്ത്രീയമല്ല. സയൻസിന് കണ്ടെത്താൻ കഴിയാത്തതാണ് ഈ ഗുണങ്ങളെ എന്ന് പറയുന്നത്, എന്നുവെച്ചാൽ അടിസ്ഥാന തത്വമായിട്ട്. അല്ലാതെ ഗുണങ്ങൾ നമ്മളിലെല്ലാം ഉണ്ട്, അതെല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യങ്ങളാണ്. പഴയകാലത്ത് തന്നെ ഗൗതമനും കണാദനും പോലെയുള്ള ആൾക്കാർ നിഷേധിച്ച കാര്യമാണ്. അവർ പറഞ്ഞതിന് യാതൊരു പ്രമാണവുമില്ല, വെറുതെ അവർ കൽപ്പിക്കുകയാണെന്നുള്ളതാണ്, ഊഹിക്കുകയാണ്. അപ്പോൾ അടിസ്ഥാനപരമായി ആ ഗുണങ്ങൾ തന്നെ തെറ്റാണെങ്കിൽ പിന്നെ ഗുണങ്ങൾക്കനുസരിച്ച് എങ്ങനെയാണ് നാല് ജാതി വരുന്നത്? അപ്പോൾ ഈ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് നാല് ജാതി എന്ന് പറഞ്ഞാലും അവിടെയും ശ്രമിക്കുന്ന എന്താണ്, ഏതെങ്കിലും ഒരു രൂപത്തിൽ ഈ സംവിധാനത്തെ നിലനിർത്തുക, അതാണ്. ഇന്ത്യൻ സമൂഹത്തിൽ ഇതിനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇന്നും നടക്കുന്നുണ്ട്. എന്തിനതിനെ നിലനിർത്തണം? ചിലർക്ക് അതുകൊണ്ട് ഗുണമുണ്ട്, അതുകൊണ്ട്. അതുകൊണ്ട് ഇത് അനാവശ്യമാണ്. ആദ്യ ഗുണസിദ്ധാന്തം തന്നെ തെറ്റാണ്. അടിസ്ഥാനമായി മൂന്ന് ഗുണങ്ങളുണ്ട്, അതാണ് പ്രപഞ്ചത്തിന് കാരണം എന്ന് പറയുന്നതിന് തെറ്റാണെന്നുള്ള ആദ്യം പറയണം. പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന വിഭജനങ്ങൾ അതൊക്കെ അസംബന്ധമാണ് എന്ന് പറയണം. പിന്നെ സാമൂഹികമായ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കും എന്നാണ്. മനുഷ്യനിവിടെ എന്താണ്? വർഗങ്ങളായി, വംശങ്ങളായി, ജാതികളായി ഒക്കെ തിരിഞ്ഞു തന്നെ ജീവിക്കുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയൊക്കെ മനുഷ്യൻ ജീവിക്കുന്നുണ്ട്. അതിന് ഈ പറയുന്ന ഗുണമൊന്നും അതിന് കാരണമല്ല. അത് പല കാരണങ്ങളുണ്ട്, അതിന് പല കാരണങ്ങൾ, സാമൂഹികമായ കാരണങ്ങളാണ്. കുറേയൊക്കെ അത് സ്വാഭാവികമായി വന്നാണ്, വളരെയധികം കൃത്രിമമായിട്ടുണ്ടാക്കിയാണ്. അത് മനുഷ്യൻ്റെ നന്മയ്ക്കൊക്കെ അത് എതിരാണ്. അതിൽ യാതൊരു നന്മയും ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും ആൾക്കാരോട് പറയേണ്ടതും. അതുകൊണ്ട് നല്ല പ്രവൃത്തി ചെയ്താൽ നല്ലത് തന്നെ. അതിനപ്പുറം അവിടെ മനുഷ്യനപ്പുറം അതിനെ വലിച്ചുകൊണ്ട് പോകാൻ പാടില്ല. അതാണ് ഒരു കാരണവശാലും അത് നിലനിൽക്കുന്ന കാര്യമല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം. ഈ മോക്ഷം എന്ന് പറയുന്നത് ഓരോരുത്തരും മോക്ഷത്തെ പറയുന്നത് വേറെ വേറെയാണ്. എല്ലാവരും ഒരു മോക്ഷം എന്ന് പറയുന്നത്. മോക്ഷം തന്നെ പലർക്കും പല രീതിയിലാണ്. മോക്ഷം എന്ന് പറയും, എന്താണ് മോക്ഷം എന്ന് ചോദിച്ചാൽ ഓരോരുത്തരുടെയും മോക്ഷം വേറെ വേറെയാണ്. നമ്മളിവിടെ പറയുന്ന ഈ ആധ്യാത്മികമായ കാര്യങ്ങൾ പറയുന്നവരുടെ മോക്ഷത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടൊക്കെ വേറെ വേറെയാണ്. ഒരു മോക്ഷം എല്ലാവരും അംഗീകരിക്കില്ല. ഓരോരുത്തരും പറയുന്നത് മറ്റവും പറയുന്ന മോക്ഷം ശരിയല്ല, എൻ്റെ മോക്ഷമാണ് ശരിയെന്നാണ്. അപ്പൊ മോക്ഷം എന്ന് പറയുന്നതിന് തന്നെ ഒരു അഭിപ്രായ ഐക്യമില്ല. പലരും പലതരത്തിലാണ് പറയുന്നത്. പിന്നെ മോക്ഷത്തിൻ്റെ ഉപായങ്ങൾ, വഴി, ആ വഴി പറയുന്നതും ഓരോരുത്തരും വേറെ വേറെ കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ മനുഷ്യനെന്താ ചെയ്യുന്നത്? അവനിഷ്ടപ്പെട്ട ഒരു മോക്ഷത്തെ അവൻ അംഗീകരിക്കുന്നു, അവനിഷ്ടപ്പെട്ട ഒരു വഴി അവൻ സഞ്ചരിക്കുന്നു, ഇത്രയേ ഉള്ളൂ. അതിലേത് ശരി ഏത് തെറ്റെന്ന് പറയുന്നതിനൊന്നും അർത്ഥമില്ല. അതൊക്കെ മനുഷ്യൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളാണ്. ആ ഒക്കെ വ്യത്യാസമാണ് എല്ലാവരും പറയുന്ന മോക്ഷം. ആ ആത്മദോഷാത്മപരം എന്നൊക്കെ പറയുന്നൊക്കെ വ്യത്യാസമാണ് എല്ലാവരും പറയുന്നിടത്ത്. എല്ലാവരും പറയുന്നിടത്തും വ്യത്യാസമാണ്. ഒരാളും വേറൊരാൾ പറയുന്നതിനോട് യോജിക്കുന്നു. അതെങ്ങനെ ആൾക്കാർ വ്യാഖ്യാനിക്കുന്നു എന്നനുസരിച്ചിരിക്കും. ഒരു ഗീത ഉണ്ടെങ്കിൽ നൂറ് വ്യാഖ്യാനമുണ്ട്. നൂറ് പേര് നൂറ് തരത്തിൽ പറയും. അല്ലാതെ എങ്ങനെ മനസ്സിലാക്കാൻ? വ്യാഖ്യാനിക്കാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. ഗീതയിൽ പറഞ്ഞിരിക്കുന്ന എന്തെന്ന് അറിയണമെങ്കിൽ അത് വ്യാഖ്യാനിച്ചാലേ മനസ്സിലാക്കാൻ പറ്റൂ. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതാണ് വ്യാഖ്യാനം. പലരും പലതരത്തിലത് മനസ്സിലാക്കുന്നു, ഒരു തരത്തിലല്ല. അല്ല, ഒരു തരത്തിൽ എല്ലാവരും മനസ്സിലാക്കുകയല്ല. ശങ്കരാചാര്യർ ഒരർത്ഥം പറയും, ഇതാണ് സാങ്ക്യം യോഗം. രാമാനുജൻ വേറെ അർത്ഥം പറയും. അപ്പൊ എല്ലാവരും വേറെ വേറെ അർത്ഥങ്ങളാ പറയും, ഒരർത്ഥമല്ല പറയും. പിന്നെ നമ്മളെന്ത് ചെയ്യും? അവരവർക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കുക, അത്രേ സാധ്യമാവും. ഇതെല്ലാവരും ഒരർത്ഥം പറയത്തില്ല. അവൻ്റെ ഇഷ്ടമനുസരിച്ച് ഓരോരുത്തർക്ക് ഏതിനോടാണോ താല്പര്യം തോന്നുന്നത് അതെടുക്കുക, അതേ പറ്റും. ആത്യന്തികമായ അവനവൻ്റെ ഇഷ്ടമാണ്. നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ടൂത്ത്പേസ്റ്റ് നോക്കിയാണ്, അവിടെ ഒരുപാട് ടൂത്ത്പേസ്റ്റ് ബ്രാൻഡ് വെച്ചിട്ടുണ്ട്. ഏതെടുക്കും? ഏതാ എടുക്കുന്നത്? നമ്മുടെ ഇഷ്ടം, നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ്, നമ്മുടെ സൗകര്യങ്ങളനുസരിച്ച് ഒന്നെടുക്കും. അതുപോലെയാണിത്, നമ്മുടെ സൗകര്യവും നമ്മുടെ ഇഷ്ടവും നമുക്ക് തോന്നുന്ന ഒന്നെടുക്കുക. ആത്യന്തികം ആനവൻ്റെ ഇഷ്ടമാണ് എല്ലാം തീരുമാനിക്കുന്നത്. അതേ സാധ്യമാവും. എന്തുകൊണ്ട്? ഇത് പലതാണ്, പലരും പല രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് അവനവൻ്റെ വിശ്വാസം, അത് വിശ്വാസത്തിലേക്ക് വരും. സത്യമാണോ അതോ അസത്യമാണോ, അപ്പൊ അവൻ എന്ത് വിശ്വസിക്കുന്നു അതനുസരിച്ചാണ് പിന്നെ അവൻ്റെ സത്യവും അസത്യവും ഒക്കെ. അത് അവിടെ മനുഷ്യൻ്റെ വിശ്വാസത്തിനനുസരിച്ചാണ്. ഒരാൾ പറയുന്നത് എന്താണ്? വൈകുണ്ഠത്തിൽ പോയി മഹാവിഷ്ണുവിൻ്റെ അടുത്തിരിക്കണം. വേറെ ആൾ പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ ലോകമുണ്ട്, അവിടെ പോയിരിക്കണം. വേറെ ആൾ പറയുന്നതല്ല, ശ്രീരാമൻ്റെ ഒരു ലോകമുണ്ട്, അവിടെ പോയിരിക്കണം. ഇപ്പോ ഇത് ഏതാ ശരിയെന്ന് ചോദിച്ചാൽ, ഏതിലാ നിങ്ങളുടെ വിശ്വാസം, അത് ശരി. ഇതൊക്കെ വിശ്വസിച്ചിട്ട് ഇതിൻ്റെ പുറകെ നടക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അതിപ്പോ നമുക്കറിയത്തില്ല, ഗുരുവിൻ്റെ ഇപ്പൊ ഉണ്ടെങ്കിൽ ചോദിക്കാറില്ല. ഗുരുദേവ ഇപ്പൊ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഗുരു എന്താണ്? സുബ്രഹ്മണ്യനെ സ്തുതിച്ചെഴുതി, വിഷ്ണുവിനെ സ്തുതിച്ചെഴുതി, പിന്നെ ആരാണ്? ശിവനെ സ്തുതിച്ചെഴുതി, ദേവിയെ സ്തുതിച്ചെഴുതി. ഇതൊക്കെ വിശ്വസിച്ചാണോ എന്ന് നമുക്കിപ്പോ ഗുരുവിനെ കണ്ട് ചോദിക്കാനേ പറ്റും. നമുക്കെങ്ങനെ അറിയാം? അല്ല, നമ്മളെങ്ങനെ അഭിപ്രായം പറയും? നമുക്ക് ഒരു കാര്യത്തെ എതിർക്കുന്ന എപ്പോഴാണ്? നമുക്കത് പ്രശ്നമായി വരുമ്പോഴാണ്. മനസ്സിലായോ? നമുക്കൊരു അസുഖം വന്നാൽ നമ്മളതിനെ നശിപ്പിക്കാൻ ശ്രമിക്കും. അസുഖമില്ലെങ്കിൽ ക്യാൻസർ ഇല്ലാത്തവൻ ക്യാൻസറിനെ ചികിത്സിക്കാൻ പോകും. അതുപോലെ ഈ ജാതി എന്ന് പറയുന്നത് ആർക്കാണോ പ്രശ്നങ്ങളുണ്ടാക്കിയത്, അവരാണ് ജാതി എതിർത്തത്. എവിടെ വേണോ നമ്മൾ നോക്കുക. ജാതി എന്ന് പറയുന്നത് ഗുരുവിനൊരു പ്രശ്നമായി തീർന്നു എല്ലാ തരത്തിലും. അപ്പൊ ഗുരു അതിനെ എതിർത്തു. ഇപ്പൊ ശങ്കരാചാര്യർക്ക് ജാതി എന്ന് പറയുന്ന ഒരു അനുഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു ജാതി പറഞ്ഞുകൊണ്ട് ഒരുപാട് സൗകര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ അത് എതിർക്കുന്ന എന്തിനാ? എതിർക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പൊ അസൗകര്യങ്ങൾ ഉണ്ടാകുമ്പോ അതിനെ എതിർക്കും സ്വാഭാവികമായിട്ടും. സൗകര്യങ്ങളാണെങ്കിൽ അതിനെ അനുകൂലിക്കും. പൊതുവെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. പിന്നെ അതിനപ്പുറം പോകണമെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ശരിക്ക് ചിന്തിച്ച് വിവേചനം നടത്തി ആലോചിച്ചിട്ട് നീതിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇത് തെറ്റാണ്, ഇത് ശരിയാണ്, അതുകൊണ്ട് തെറ്റായതുകൊണ്ട് അതിനെ എതിർക്കണമെന്ന് ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കണം. അപ്പോൾ ഗുരു എന്താണ്? തൻ്റെ അനുഭവത്തിൽ നിന്നും തൻ്റെ നീതിബോധത്തിൽ നിന്നും അതിനെ എതിർത്ത്. രണ്ടും പറയാം. ഒന്ന് തൻ്റെ അനുഭവത്തിൽ, ബാല്യം മുതൽ താൻ കാണുന്ന വിവേചനം, പിന്നെ തൻ്റെ നീതിബോധം, ഇത് ശരിയല്ല. അങ്ങനെ ആ നീതിബോധത്തിൽ നിന്ന് എതിർത്തുകൊണ്ടാണ് ഇത്രയും വലിയ ശക്തി കിട്ടിയത്, ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചതുകൊണ്ടാണ്. പിന്നെ ഗുരുവിൻ്റെ കാലത്ത് തന്നെ എത്രയോ പേര് ജീവിച്ചിരുന്നു, എത്രയോ പേര് വിവേചനങ്ങൾ അനുഭവിച്ചു. അവർ അസ്വസ്ഥരായിരുന്നു, അതിനോട് എതിർപ്പുണ്ടായിരുന്നു, അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഗുരുവിനങ്ങനെയല്ല, ഗുരുവിൻ്റെ ആ നീതിബോധം വളരെ ശക്തമായിരുന്നു. അതുകൊണ്ട് ഗുരു എന്താഗ്രഹിച്ചു? നീതി നടപ്പിലാക്കണം എന്നാഗ്രഹിച്ചു. നീതിബോധം ശക്തമായ ഒരാളിന് മാത്രമേ എന്തു പറ്റൂ, നീതി നടക്കണം, ശരി നടക്കണം എന്ന് ആഗ്രഹിക്കാൻ പറ്റും. അങ്ങനെ ആഗ്രഹിച്ചതുകൊണ്ടാണ് എന്താണ് തൻ്റെ വ്യക്തിപരമായ അനുഭവത്തിനപ്പുറം നടപ്പിലാക്കാൻ വേണ്ടി ഇതിനെ ശക്തമായി എതിർത്തത്. എല്ലാവർക്കും അത് കഴിയത്തില്ല. അതൊക്കെ എന്താ വ്യത്യാസം? എന്താ ഒന്നും അതൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ വ്യാഖ്യാനിച്ച് വലുതാക്കണമെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ എല്ലാം ഒന്നും തന്നെ. തെറ്റ് തന്നെ അന്യായം, ശരി തന്നെ ന്യായം, അതൊന്നും വ്യത്യാസമൊന്നുമില്ല. എല്ലാം മാറി, ന്യായവും അന്യായവും എല്ലാം മാറും സാഹചര്യങ്ങൾക്കനുസരിച്ച്. അതെന്ത് മാറാത്തത്? അങ്ങനെ അത് അതിന് തെറ്റൊന്നും പറയാൻ എന്താ കുഴപ്പം? അവകാശം എന്ന് പറയുന്ന ആരും കൊടുക്കുന്നതല്ല. അവകാശം എന്ന് പറഞ്ഞാൽ തന്നെ അത് ആരും കൊടുക്കുന്നതല്ല. ആരും ആരുടെ ഔദാര്യമില്ല അവകാശം എന്ന് പറയുന്നത്. അത് കൊടുക്കുന്നതല്ല. അത് അവകാശം എന്ന് വെച്ചാൽ ആരും ഒരാൾ വേറൊരാൾക്ക് കൊടുക്കുന്നതല്ല. എങ്ങനെ? അല്ല, ഈ ന്യായം ശരി എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളിലുണ്ട്, മനസ്സിലായോ? നമ്മളിപ്പോ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ കടമയാണ്, മനസ്സിലായോ? അപ്പോൾ ഒരു സഹജീവി എന്നുള്ളതാണെങ്കിൽ എന്താണ് അത്? അങ്ങനെയാ മനസ്സിലാക്കുന്നത്. ഒരാൾ വിശക്കുന്നു, നമ്മൾ അയാൾക്ക് കൊടുക്കുന്ന ഔദാര്യമല്ല. ഒരു സഹജീവി എന്നുള്ള നമ്മുടെ നീതിബോധം അനുസരിച്ച് നമ്മുടെ അയാൾക്ക് ഭക്ഷണം കൊടുക്കണം, അത് നമ്മുടെ കടമയാണ്. അപ്പം നമ്മളത് കൊടുത്തിട്ട് നമ്മൾ ഔദാര്യം എന്ന് വിചാരിക്കരുത്. ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ്? അത് അയാളുടെ അവകാശമാണ്. നമ്മളത് കൊടുക്കാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പം അയാളുടെ അവകാശത്തെ നമ്മൾ സംരക്ഷിക്കുന്നു, ഇത്രയേ ഉള്ളൂ ഭക്ഷണം കൊടുക്കുന്നത്. അത് അയാൾക്ക് അവകാശപ്പെട്ടതാണ്, നമ്മുടെ ഔദാര്യമില്ല. ആ ബോധം നമുക്കുണ്ടാവണം. ഞാൻ ഔദാര്യമല്ല ചെയ്തത്, അത് അയാളുടെ അവകാശമായിരുന്നു എന്നുള്ള ബോധം വേണം. ഭക്ഷണത്തിന് എല്ലാ മനുഷ്യനും അവകാശമുണ്ട്. അയാൾക്ക് ഭക്ഷണം നിഷേധിച്ചിരിക്കുകയാണ്. ആ നിഷേധിച്ചതിന് നമുക്ക് തെറ്റെന്നോ അന്യായമെന്നോ ഒക്കെ പറയാം. നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു എന്ന് വെച്ചാൽ അത് അയാളുടെ അവകാശമാണ്, അത് കൊടുക്കുന്നു. അതിന് ഔദാര്യമൊന്നുമില്ല. അത് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അയാളെ റെസ്പെക്ട് ചെയ്യുന്നു, അയാളുടെ അവകാശങ്ങളെ മാനിക്കുന്നു. നമ്മൾ നിഷേധിക്കുകയാണെങ്കിൽ അത് അന്യായമാണ്, തെറ്റാണ്. അവിടെ നമ്മുടെ കാഴ്ചപ്പാടാ മാറേണ്ടത്. അല്ല, നമ്മൾ ആർക്കെങ്കിലും ആഹാരം കൊടുത്തിട്ട് ഒരു വലിയ കാരുണ്യം കാണിക്കുകയാണ്, ഔദാര്യം കാണിക്കുകയാണ്. അതല്ല, നമ്മളൊരാളൊരു കാരുണ്യം കാണിക്കുന്ന വെച്ചാൽ നമ്മളൊരു വലിയ ആളും അവൻ താഴ്ന്നവനുമാണെന്നാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അങ്ങനെ ഒരു ഉയർന്ന ആളും താഴ്ന്ന ആളുമില്ല, എല്ലാവരും തുല്യരാണ്. തുല്യരാണെങ്കിൽ എന്താണ്? ആരും ആരോടും കാരുണ്യം കാണിക്കേണ്ട കാര്യമില്ല. അത് കാരുണ്യമല്ല കാണിക്കുന്നത്. കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ആദ്യം നമ്മളോട് ആരും കാരുണ്യം കാണിക്കേണ്ട കാര്യമില്ല. കാരുണ്യം എന്ന് പറയുന്ന അർത്ഥമില്ലാത്ത കാര്യമാണ്. മറ്റുള്ളവരുടെ അവകാശങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നു, അത്രയേ ഉള്ളൂ. അതിന് കാരുണ്യം എന്ന് പറയാൻ പറ്റില്ല. കാരണം രണ്ട് മനുഷ്യന് ഒരേ വിലയാണെങ്കിൽ ഒരാൾക്ക് വേറൊരാളോ അങ്ങനെ കാരുണ്യം കാണിക്കും? കാരുണ്യമല്ല, അങ്ങനെ ഒന്നുമല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരാളെ സഹായിക്കുന്നു എന്ന് പറയാം. കാരുണ്യം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താതിരിക്കുന്നു? ഒരാൾ വളരെ ഉയർന്ന ഒരാളും വേറൊരാൾ താഴ്ന്നയാളും, ഉയർന്ന ആൾ താഴ്ന്ന ആൾക്ക് എന്തോ ഒരു ഔദാര്യം ചെയ്യുന്നു എന്നാണ്. അതല്ല ചെയ്യുന്നത്. ഇപ്പോ നിങ്ങളിപ്പോ റോഡിൽ നടന്നു പോകുന്നു, ഒരു കണ്ണ് കാണാൻ വഴിയില്ലാത്ത ഒരാൾ റോഡ് ക്രോസ് ചെയ്തു. അപ്പൊ നിങ്ങളുടെ ഡ്യൂട്ടിയാണ് എന്താണ്? അയാളെ പിടിച്ച് മറുവശത്തെത്തിക്കുക എന്ന് പറയും. അത് കാരുണ്യമല്ല, നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യണം. അങ്ങനെ ചെയ്തപ്പോ ഈ അടുത്ത കാലത്ത് ഒരാൾ കാറടിച്ച് മരിച്ചു. അതൊക്കെ സംഭവിക്കാം. കാരുണ്യം കാണിക്കാൻ പോയിട്ടല്ലേ എന്നൊക്കെ പറയും. പക്ഷെ നടന്ന് സംഭവമാണ്. ഈ അടുത്ത കാലത്ത് റോഡ് കുറച്ച് താറാവ് ക്രോസ് ചെയ്യരുത്, അയാൾ കാറ് നിർത്തിയിട്ട് ഈ താറാവിനെ മറുവശത്തേക്ക് കടത്തിവിട്ട് ഇറങ്ങി വേറൊരു കാർ വന്നിരിച്ച് അയാൾ ചത്തു. അപ്പോൾ മനുഷ്യജീവിതത്തിൽ എന്ത് സംഭവിക്കും? അപ്പോൾ ചെയ്തത് ശരിയാണെന്നാൽ ശരിയാണ്. അപ്പോൾ നമ്മളാ ചെയ്യുന്ന കാരുണ്യമല്ല, നമ്മുടെ ഒരു ഡ്യൂട്ടി എന്നാണ്. നമുക്ക് വേണ്ടതെന്താണ്? നമ്മുടെ ഡ്യൂട്ടി എന്നുള്ള ബോധമാണ് വേണ്ടത്. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യുന്നു എന്നുള്ള ബോധമാണ്. അല്ല, ആരോടും താറാവ് എന്ന് പറയുന്ന ഒരു ജീവിയാണ്, അതിനോട് നമ്മൾ വലിയ ആളാണ്, കാരുണ്യം കാണിക്കുന്നു എന്നുള്ളതല്ല വേണ്ടത്. അപ്പം നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് അയാളുടെ ഡ്യൂട്ടി ചെയ്തു, അല്ല കാരുണ്യമല്ല ചെയ്തു. അയാൾ ചെയ്യേണ്ട ഡ്യൂട്ടി അയാൾ ചെയ്തു, നമ്മൾ തിരിച്ച് നമ്മുടെ ഡ്യൂട്ടിയും ചെയ്യണം. അതിനപ്പുറം അവിടെ കാരുണ്യം എന്ന് പറയുന്നതിന് യാതൊരു സ്ഥാനവുമില്ല. പരസ്പരം സ്നേഹിക്കുക, പരസ്പരം സഹായിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതെപ്പോഴും മനുഷ്യന് വേണ്ടി വരും. നമുക്ക് മറ്റുള്ളവരെ സഹായിക്കേണ്ടി വരും, മറ്റുള്ളവരെ നമ്മളെയും സഹായിക്കേണ്ടി വരും. ചെറുപ്പക്കാർക്ക് ആരോഗ്യമുണ്ട്, വൃദ്ധന്മാർക്കെന്ന് വെച്ചാൽ ആരോഗ്യമില്ല. അപ്പൊ പല കാര്യങ്ങളിലും വൃദ്ധന്മാരെ ചെറുപ്പക്കാരെ സഹായിക്കണം, വേണ്ടിവരും. അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾ ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതിനർത്ഥം എന്താണ്? നമ്മൾ ദുരാഗ്രഹങ്ങളൊന്നും വയ്ക്കരുത്. നമ്മുടെ പ്രവൃത്തിയിലെ ദുരാഗ്രഹം വയ്ക്കരുത് എന്നേ അതിനർത്ഥമുള്ളൂ. അല്ലാതെ ഫലമില്ലാതെ ആർക്കും കർമ്മം ചെയ്യാം, ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ ആർക്കും വീണ്ടും വിചാരമില്ല, ആർക്കെങ്കിലും പ്രവർത്തിക്കാൻ പറ്റുമോ? ഇത് ചെയ്താൽ എന്ത് വരും എന്ന് ചിന്തിക്കാതെ പ്രവർത്തിക്കാൻ പറ്റുമോ? എന്തെങ്കിലും പ്രവൃത്തി ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആ അപ്പം പിന്നെ വീണ്ടും വിചാരം ഒന്നേ പ്രവർത്തിക്കാൻ പറ്റൂ. നിങ്ങളൊരു പ്രവൃത്തി ചെയ്യുമ്പം അല്ലേ, ഇപ്പം നിങ്ങൾ പാകം ചെയ്യുന്നു, ഫലേ ചെയ്യല്ലാതെ കർമ്മം ചെയ്യാന്ന് വെച്ചാൽ അടുപ്പിൽ സാധനം വെച്ചിട്ട് വേഗമെങ്കിൽ വേകട്ടെ, ഫലയിച്ചയില്ല, വേഗണമെന്നുള്ള ഫലം ഇച്ഛിക്കുന്നില്ല, പാകം ചെയ്യാൻ പറ്റുമോ? അത് കരിഞ്ഞു പോവും. അപ്പൊ ഫലത്തെ ഇച്ഛിച്ചാ പാകം ചെയ്യുന്ന എന്താണ്? അത് പാകം പെടണം, അതിന് സാധനങ്ങളെല്ലാം കൃത്യമായി ചേർക്കണം, അത് മനുഷ്യന് കഴിക്കാൻ പറ്റിയ രീതിയിലായിരിക്കണം. ഇങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചാ പ്രവർത്തിക്കുന്നത്, അല്ല ഫലയിച്ചയില്ലാതെ ആർക്കും പ്രവർത്തിക്കാൻ പറ്റില്ല. കൃത്യമായിരിക്കണമെന്ന് ആഗ്രഹിച്ച് തന്നെ പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ബലയിച്ചില്ല പ്രവർത്തിക്കാതിരിക്കും, ഭക്ഷണം ഉണ്ടാവും, ബലം ഇച്ഛിക്കുന്നില്ല. നമ്മളെന്ത് ചെയ്തു? അരി അടുപ്പത്ത് വെച്ച് വെള്ളം ഇട്ട്, അരി അടുപ്പത്ത് വെച്ച് എല്ലാം ചെയ്ത്, ഫലമൊന്നും ഇച്ഛിക്കുന്നില്ല. എന്തോ സംഭവിച്ചോട്ടെ, വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തിയായിപ്പോ. അങ്ങനെ ആർക്കെങ്കിലും പ്രവർത്തിക്കാൻ പറ്റും? ഇതതിൻ്റെ ഒരു സൈഡാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റില്ല. നമ്മൾ വീണ്ടും വിചാരത്തോടുകൂടി തന്നെ പ്രവർത്തിക്കണം. അതിന് എന്ത് ഫലം ഉണ്ടാകും, എന്ത് നല്ല ഫലം, എന്ത് ദോഷഫലം ചിന്തിച്ച് തന്നെ പ്രവർത്തിക്കും. എല്ലാ പ്രവർത്തിക്കും. ദുരാഗ്രഹങ്ങൾ പാടില്ല, ഈ ചാണക്യ ബുദ്ധികൾ പ്രയോഗിക്കാൻ പാടില്ല എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഏറ്റവും വലിയ അപകടം ചാണക്യ ബുദ്ധിയാണ്, അതൊന്നും പ്രയോഗിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ ഇത് എന്താ പറഞ്ഞു വന്നത്? വിഷയം മാറി. ആ അതുകൊണ്ട് വീണ്ടും അതിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്താണ് ഗുണം എന്ന് പറയുന്നത്? പ്രപഞ്ചകാരണമായ ഗുണമെന്ന് പറയുന്നത് പഴയകാലത്ത് തന്നെ നിഷേധിച്ച കാര്യമാണ്. ആ ഗുണത്തെ അടിസ്ഥാനമാക്കി ത്രിഗുണം, നാല് ജാതിയെ സ്വീകരിക്കുന്ന അസംബന്ധമാണ്, ഗീതയിൽ പറഞ്ഞിരിക്കുന്ന അസംബന്ധമാണ്, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ അസംബന്ധമാണ്. അതുകൊണ്ട് അങ്ങനെ മനുഷ്യരുടെ ഇടയിൽ നാല് ജാതി, പ്രത്യേകിച്ച് നാല് ജാതി, അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല. പിന്നെ മനുഷ്യൻ്റെ സ്വഭാവ വ്യത്യാസം അനുസരിച്ച് മനുഷ്യനെ ഗ്രൂപ്പ് തിരിക്കുകയാണെങ്കിൽ ജാതിയല്ല, അത്തരം വിഭാഗങ്ങൾ നാലല്ല, നൂറല്ല, ആയിരമല്ല, എത്രയാണോ വരും. അപ്പൊ അവിടെ നിന്ന് ജാതി എന്ന് പറയുന്ന ആശയമോ വർണ്ണമോ എന്ന് പറയുന്ന ആശ്രയമോ ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. അതൊക്കെ അസംബന്ധമാണ്. ഇനിയുള്ള കാലഘട്ടത്തിൽ അത് അത്തരം ചർച്ചകളെ ആവശ്യമില്ലാത്തതാണ് എന്നാണ്. അപ്പോൾ അതിനൊക്കെ എന്താണ്, വീണ്ടും ഇതൊക്കെ ഒന്ന് നടപ്പിലാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതി എന്ന് പറയുന്നത്. പിന്നെ ഗ്രന്ഥങ്ങളിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് എന്ത് പറഞ്ഞിരിക്കുന്നോ അതനുസരിച്ച് തന്നെ മനസ്സിലാക്കേണ്ടി വരും. നമ്മളതിൽ നിന്ന് മാറിയെന്ന് ചിന്തിക്കുകയാണ്, മാറിയെന്ന് ചിന്തിക്കുമ്പോഴാണ് അതൊക്കെ അസംബന്ധമാണെന്ന് മനസ്സിലാവും. അല്ല, വ്യാഖ്യാനം കൊണ്ടാണ് തെറ്റോ ശരിയോ എന്നറിയുന്നത് ഗ്രന്ഥത്തെ. വ്യാഖ്യാനിച്ചാണ് ഒരു പക്ഷം. നമ്മളൊരു വ്യാഖ്യാനം കൊടുത്താൽ ബാക്കി വ്യാഖ്യാനങ്ങൾ പറയും നമ്മുടെ വ്യാഖ്യാനം ശരിയല്ല. ഒരു പക്ഷം കൂടെ സൃഷ്ടിക്കാവുന്നേ ഉള്ളൂ, പല പക്ഷങ്ങളിലും ഒരു പക്ഷം. ജാതി ഇല്ലാന്നുണ്ടെങ്കിൽ അത് വ്യാഖ്യാനിക്കാൻ പോകേണ്ട കാര്യമില്ല, ഇല്ലാത്ത ഇല്ലെന്നൊക്കെ പറഞ്ഞാൽ മതി. ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു, അതിന് വ്യാഖ്യാനിച്ചിട്ട് ജാതി ഇല്ലെന്ന് എന്തിനു പറയണം? അങ്ങനെയാണെങ്കിൽ നാലല്ല നൂറാവും. അപ്പൊ പിന്നെ അപ്പോ ഗുണങ്ങൾക്കനുസരിച്ച് നാല് വരണമെന്ന് പറയുന്നത് എങ്ങനെ ശരിയാക്കും? അത് ശരിയാവില്ല. ആ, അപ്പൊ ശരിയാവത്തില്ലെന്ന് നമ്മൾ പറഞ്ഞു വരുന്നു. വ്യാഖ്യാനിച്ചാൽ ശരിയാവത്തില്ല, വ്യാഖ്യാനിച്ചാൽ ശരിയാകുകയല്ല, ശരിയാകത്തില്ല, ഇതാ പറഞ്ഞു വരുന്നു. മനുഷ്യന് മനുഷ്യത്വ ജാതി എന്ന് വെച്ചാൽ പ്രശ്നം തീർന്നു, അത് മറ്റേ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമുണ്ട്. അത് വ്യാഖ്യാനിച്ചിട്ടല്ലല്ലോ ഗുരു പറയുന്നു. എവിടെ? അല്ല, നമ്മൾ വ്യാഖ്യാനിക്കുമ്പോഴേ അതിലുള്ളതിനല്ലേ വ്യാഖ്യാനം പറയാൻ പറ്റൂ. അവിടെ ചാതുർവർണ്ണി ഉണ്ടല്ലോ, അതിനെങ്ങനെ മാറ്റും? അതുള്ളതല്ലേ വ്യാഖ്യാനിക്കാൻ പറ്റും. കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയില്ലാതാക്കുന്നു എന്ന് പറയുമ്പോൾ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് പുസ്തകം ഇല്ലാതാവും, പുതിയ ഗീത എഴുതേണ്ടി വരും. അത് കഥ, അതൊരു കഥ. ഒരു കഥയെ സ്വീകരിച്ചുകൊണ്ട് തത്വത്തെ പറയുന്നു, കഥയെ കഥയായിട്ടും നമ്മൾ കാണണം, തത്വത്തെ തത്വമായിട്ടും കാണണം. ഞാനെന്താ അല്ല, അത് ഇപ്പൊ അർജുനല്ലേ ചോദിക്കുന്നു, എല്ലാവരും കൂടെ ചെന്ന് ചോദിച്ച ഉപദേശിക്കുന്നു, ചോദിച്ച ആളിനോട് പറയുന്നു. അത് അതിൻ്റെ അവസാനം പറയും, ഇതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കണമെന്ന്. അല്ല, ഗീതയിൽ പറയുന്നുണ്ട്. അതങ്ങനെ രണ്ടുപേർ വർത്തമാനം പറയുമ്പോൾ ഈ പതിനെട്ട് അക്ഷോണിയും കേക്കത്തൊക്കെ എഴുതിയിട്ട് പറയണെങ്കിൽ മൈക്കുണ്ടാക്കും, നടക്കുന്ന കാര്യം പറയും. കഥയല്ലേ അത്, കഥയിൽ ചോദ്യമില്ല, കഥയിൽ ചോദ്യമില്ലല്ലോ. കഥ എഴുതി വെച്ചിട്ട് തത്വത്തെ പറയുന്നു എന്ന് പറഞ്ഞാൽ കഥയും കഥയിൽ ചോദ്യങ്ങൾ പാടില്ല, തത്വത്തിൽ ചോദ്യം ചോദിക്കാം. ഏത്? അല്ല, അത് ഗീതയുടെ അവസാന അധ്യായം പറയും, ഭക്തിമൈ പരാങ്കൃത്വ. ഇത് ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് മദ്ഭക്തേ ഷവിദാസി, മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണമെന്ന് പറയും. ആ, അത് പറഞ്ഞു കൊടുക്കണമെന്ന്. ആ, അത്രയേ ഉള്ളൂ. വ്യക്തികളിലാണ്, കേൾക്കുന്നവർക്ക് മാറ്റം വരുന്നു. അങ്ങനെ സമൂഹത്തിന് മാറ്റം വരണമെങ്കിൽ എല്ലാവരും കേൾക്കണം, അപ്പൊ എല്ലാവർക്കും മാറ്റം വരും. ഇല്ല, വ്യക്തികൾ കൂടുന്നതിന് സമൂഹം, വ്യക്തികൾ കൂടുമ്പോ സമൂഹമായി, ഇപ്പൊ സമൂഹത്തിനായി. വ്യക്തികൾ അനേകം കൂടുന്നതിന് സമൂഹം, സമൂഹത്തിന് മാറ്റം വരും. എല്ലാവരോടും പറയാൻ പറയുന്നുണ്ട്. സംഭാഷണം നടത്തുന്ന രണ്ടുപേര്, എന്നിട്ട് പറഞ്ഞിട്ട് പറയുന്നു, എല്ലാവരോടും പറയണം. അത് മാത്രമല്ല പറയുന്നു, പണ്ടേ ഇത് പലരും പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ പറയുന്നതല്ല. ഉണ്ട് അതല്ലേ, അത് കഥയല്ലേ, അത് കഥ, കഥയിൽ ചോദിക്കാൻ പാടില്ല. അതൊന്നും യുദ്ധമല്ല. യുദ്ധമെന്ന് ഗീതയിൽ പറഞ്ഞാൽ മനുഷ്യനെ കൊല്ലുന്ന തന്നെ യുദ്ധം. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ജ്ഞാനം കൊണ്ട് അല്ല അവിടെ പറയുന്ന. എന്താണ് യുദ്ധസ്വ, യുദ്ധം ചെയ്യാനാണ് പറയുന്നത്. യുദ്ധം ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് കൊല്ലുക, അങ്ങനെ പറയുന്നില്ല. ധർമ്മം അനുഷ്ഠിക്കണമെന്ന് പറയുന്നു, മനുഷ്യരോട് യുദ്ധം ചെയ്യാനാ പറയുന്നു, കൊല്ലാനാ പറയുന്നു. ഭീഷ്മരെയും ദ്രോണരെയൊക്കെ കൊല്ലുക എന്നാ പറയുന്നു, പേരെടുത്ത് പറഞ്ഞു പറയുന്നു. അവിടെ യുദ്ധം തന്നെയാ പറയുന്നു, പേര് പറഞ്ഞിട്ട് പറയുന്നു. ഞാൻ അവരെയൊക്കെ കൊന്നു കഴിഞ്ഞ് നീ ഒന്നുകൂടെ കൊന്നാൽ മതി, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കൊലയെക്കുറിച്ച് പറയുകയാണ്. എവിടെ അർജുനനും ഒന്നെന്നുള്ളതല്ല, എനിക്ക് പല രൂപങ്ങളുണ്ട് എന്നാ പറയുന്നത്. പാണ്ഡവാനാം ധനഞ്ജയ, പാണ്ഡവന്മാരിൽ എന്താണ്, അതിപ്പോ ചൂത് കളിയായിരിക്കുന്ന ഞാനാണെന്ന് പറയുന്നുണ്ട്. ചൂത് അങ്ങനെ പലതും ഞാനാണെന്ന് പറയുന്നുണ്ട് എന്ന് വിചാരിച്ചു. ആ അതൊക്കെ കൊന്നൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ പറയുന്നുണ്ട്. അതെന്താ ഏത് അല്ല, ഇപ്പൊ ഈ സംഭവങ്ങൾ നടക്കുന്ന മുഴുവൻ വ്യക്തിയുടെ അകത്തുള്ള കാര്യങ്ങളാണെങ്കിൽ അത് പറയുന്നാ മതിയല്ലോ. ഇത് വ്യക്തിയുടെ അകത്താണ് നടക്കുന്നതാണ്. അത് തന്നെ ഈ സംഭവങ്ങൾ കഥ പറയുകയും തത്വം പറയുകയും ചെയ്യും. അപ്പൊ പറയണ് ഈ കഥയിലൊന്നും കാര്യമില്ല, ഈ തത്വമാണ് എന്ന് പറഞ്ഞാൽ ശരി. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, അത് അവിടെയല്ല പറയുന്നയാളല്ലേ പറയേണ്ടത്, നമ്മളല്ലല്ലോ പറയേണ്ടത്. പിന്നെ ഈ പറഞ്ഞെന്തോന്നു, അപ്പൊ ഒരു കാര്യം പറഞ്ഞിട്ടേ, ഒരു കാര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ഗുഹ്യതമ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അപ്പോ നമ്മൾ വ്യാഖ്യാനിക്കുന്ന അതിശ അത് ഗുഹ്യമല്ലാതെ ആവും. ഇതാ അർജുനന് ഇങ്ങനെ അത്ഭുത ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, ഇത് രഹസ്യമെന്ന് പറയുന്നു. ഗുഹ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്യാഖ്യാനിച്ചാൽ ഗുഹ്യം അല്ലാതെ ആവും, എപ്പോഴും അത് ഗുഹ്യം തന്നെ ആയിരിക്കും. ആര് വ്യാഖ്യാനിച്ചെന്ന് പറഞ്ഞാൽ മാറില്ലല്ലോ. ആ ഗുഹ്യമെന്ന് പറഞ്ഞാൽ ഇതാണെന്ന് നമ്മൾ പറഞ്ഞാൽ അതല്ലാതെ ആവും, ആവത്തില്ലല്ലോ. അപ്പൊ എനിക്കറിയാം ഗുഹ്യമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വ്യാഖ്യാനിച്ച ഏത് അല്ല ഒരു അർജുനൻ കണ്ട കാഴ്ചകൾ, അർജുനനൊരു പ്രത്യേക ഒരു കാഴ്ച ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. അതായിക്കോട്ടെ, അങ്ങനെ പറയുന്നു ഒരു പ്രത്യേക കാഴ്ച ഉണ്ടാക്കി കൊടുത്തു. ആ അത് പറയുന്നുണ്ട്, ഞാൻ നിനക്ക് ഇങ്ങനെ ഒരു കാഴ്ച ഉണ്ടാക്കി കാണിച്ചു തരാം എന്ന് പറയുന്നുണ്ട്, കാഴ്ച ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുന്നുണ്ട് അനന്ത. അല്ല എന്ന് ഇപ്പോ അത് ഒരു കാഴ്ചയാണെന്ന് പറഞ്ഞു, അത് അവിടെ തന്നെ പറയുന്നുണ്ടല്ലോ. ഇപ്പൊ സ്ഥിതപ്രജ്ഞനെ കുറിച്ച് പറയുന്നു, ഗുണാതീതനെ കുറിച്ച് പറയുന്നു, അപ്പൊ അതൊക്കെ എന്തോന്നു അവിടെ ഇതല്ലല്ലോ പറയുന്നു. ഗീതയിൽ തന്നെ ഇതൊരു ഭാഗത്തിങ്ങനെ ഒരു ദിവ്യമായ ഇത് കാഴ്ച കാണിച്ചു കൊടുത്ത്, പിന്നെ വേറെ ഭാഗത്ത് എന്ത് പറയുന്നു, സ്ഥിതപ്രജ്ഞനെന്ന് പറയുന്നു, പിന്നെ ഗുണാതീതനെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പലതും പറയുന്നുണ്ട്, പല കാര്യങ്ങളും പറയുന്നുണ്ട്, അതിലൊന്നേ ആവുന്നുള്ളൂ ഇത്. അതുവരെ ഇത് എന്താണ് വിശ്വരൂപം. അപ്പൊ വിശ്വരൂപത്തെ കുറിച്ച് പറയുന്നു, സ്ഥിതപ്രജ്ഞനെ കുറിച്ച് പറയുന്നു, ഗുണാതീതനെ കുറിച്ച് പറയുന്നു, ഇങ്ങനെ പല അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഗീതയ്ക്കകത്ത്. പലതിലൊന്നാണ് ഈ വിശ്വരൂപം എന്ന് പറയുന്നത്. അതാണ് അവസാനത്തെ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ നേരത്തെ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ സ്ഥിതിപ്രജ്ഞനോ. അപ്പൊ അങ്ങനെ പല പല കാര്യങ്ങളെക്കുറിച്ച് പറയും, പല വിഷയങ്ങൾ പറയുകയാണ്. അപ്പൊ അതിൽ ഒന്നാണ് അവസാനത്തെന്നൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്, വേറെ രീതിയിലുമുണ്ട്. ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് ഓരോരുത്തരും അതിനെ എങ്ങനെ മനസ്സിലാക്കാമെന്നോ അതുപോലെ. അതിപ്പോ നമ്മളെ ഏത് വിശ്വസിച്ച് ഏതിൻ്റെ പുറകെ പോകുന്നു അതനുസരിച്ചിരിക്കും. ആ അപ്പൊ അത് നമ്മളെ വിശ്വാസമനുസരിച്ച് നമ്മുടെ സാക്ഷാത്കാരം എന്നേ പറയാൻ പറ്റും. ഓരോരുത്തർ എന്ത് വിശ്വസിക്കുന്നു അതനുസരിച്ച്. ഗുരുക്കന്മാർ പറഞ്ഞിരിക്കുന്നതന്നെ ഇപ്പൊ കൃഷ്ണൻ തന്നെ മൂന്ന് തരത്ത് മൂന്ന് കാര്യം പറഞ്ഞില്ലേ. അത് നമ്മളെ ഏത് വിശ്വസിക്കുന്നു. നമുക്കിന്നെ വിശ്വരൂപ ദർശനം വേണമെങ്കിൽ അത് വേറെ ആയില്ലേ, സ്ഥിതപ്രജ്ഞൻ വേറെ ആയില്ലേ. അപ്പൊ അതൊക്കെ നമ്മുടെ വിശ്വാസം അനുസരിച്ചാണ്. അല്ല, ഗുരുക്കന്മാർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഗുരുക്കന്മാർ പറഞ്ഞത് ഏതാണ് നമ്മൾ അറിയും വിശ്വസിക്കുകയും ചെയ്യുന്നതനുസരിച്ചാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അല്ല, ഗുരുക്കന്മാർ പറഞ്ഞ എല്ലാം നമ്മൾ അറിഞ്ഞു എന്ന് നമുക്ക് അറിയാൻ പറ്റുമോ? ആ നിർവാണ ദർശനത്തെ അങ്ങനെ പറയുന്നു. ആ അങ്ങനെ അത് അതൊക്കെ അവരവരുടെ ഇഷ്ടം. ഗുരു പറഞ്ഞു എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുണ്ട്. ഗുരു പറഞ്ഞ ലോകത്തുള്ള എല്ലാ മനുഷ്യരും വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കാൻ താല്പര്യമുള്ളവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാൻ താല്പര്യമുള്ളവർക്ക് വിശ്വസിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ പറഞ്ഞില്ലേ. അത് തന്നെ ഓരോ മതങ്ങളിലും പറയുന്നതേ. അതാത് വിശ്വാസികൾക്കനുസരിച്ച്. ഇപ്പൊ നിർവാണ ദർശനത്തിൽ പറയുന്നതാണോ ബൈബിളിൽ പറയുന്നത്? അല്ലല്ലോ. അതാണോ ഖുറാനിൽ പറയുന്നത്? അല്ല. അതിൻ്റെ വിശ്വാസം വരെ എന്നും ഇവിടെ ഉള്ളവർ പറഞ്ഞാൽ മതിയോ? അവരെ സമ്മതിക്കണ്ടേ? അവർ നിർവാണ ദർശനമൊന്നും അംഗീകരിക്കില്ല. എന്നാ അവർ സമ്മതിക്കണ്ടേ? നമ്മൾ പറഞ്ഞാൽ മതിയാ. നമ്മളിവിടെ ഇരുന്നു കൊണ്ട് നിർവാണ ദർശനമാണ് ഏറ്റവും വലുത്, അതാണ് അവസാനം എന്ന് പറഞ്ഞാൽ അവരംഗീകരിക്കില്ല. അവർക്ക് നിർവാണ ദർശനമൊന്നുമില്ല. ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും അവരാരും അംഗീകരിക്കില്ല. അവരുടെ ഗ്രന്ഥമനുസരിച്ചും അവരുടെ അങ്ങനെ ബോധബോധം ഉണ്ടായിരുന്നൊന്നും അത് ഇതുമായിട്ടൊന്നും എന്താ ബന്ധം? ഒരു ബന്ധമില്ലാത്ത കാര്യമില്ല. ജബ്രീൽ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് മേളിയിൽ നിന്ന് വരികയാണ്, വന്ന് മുമ്പ് വന്നിട്ട് പറയുകയാണ് എന്താണ് എഴുത് എന്ന് പറഞ്ഞപ്പോ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഗുരുദേവനോട് ജബ്രീൽ വന്ന് നിന്നിട്ട് എഴുതുമെന്ന് പറഞ്ഞപ്പോഴാണ് ദർശനമാല എഴുതിയത്. അങ്ങനെ ജബ്രീൽ മലക്ക് വന്നു എന്ന് പറഞ്ഞാണോ വിശ്വദർശനം എന്ന് പറയുന്നത്? അല്ല, ഗുരുദേവൻ കൃഷ്ണനെ കണ്ടെന്നോ ആരാണ് ശിവനെ കണ്ടെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് മലക്ക്, ജബ്രീൽ അതാണ് രൂപവും അവരുടെ. നമുക്ക് അങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞാൽ മതി, അവരംഗീകരിക്കണ്ടേ? നമ്മളിവിടെ ഇരുന്നു കൊണ്ട് കൃഷ്ണനാണ് ജബ്രീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരംഗീകരിക്കണ്ടേ? നമുക്ക് നമ്മൾ മാത്രം അംഗീകരിച്ചാൽ മതിയോ? എന്നൊക്കെ നമ്മൾ, അത് നമ്മുടെ വ്യാഖ്യാനമല്ലേ. അവർ പറയുന്നത് നിങ്ങൾ പറയുന്നതൊക്കെ ഡമ്മി ഗോഡ്സ്, അതൊന്നും ദൈവങ്ങളെ അല്ല, അതൊക്കെ ഇങ്ങനെ ജിന്നുകളൊക്കെ വന്നതാണ്, ഇതാണ് ദൈവത്തിൻ്റെ ദൂതൻ വന്നത് എന്നൊക്കെയാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. ഇതിനെയൊന്നും അവരംഗീകരിക്കില്ല. എല്ലാം ഒന്നാണെന്ന് നമ്മൾ പറഞ്ഞാൽ അവരോട് സമ്മതിക്കണ്ടേ? അവരംഗീകരിക്കുന്നു. അവർ ഇതൊക്കെ എന്തിന്, ഇവിടെ തന്നെയുള്ള വൈഷ്ണവന്മാർ പറയും ഈ പറയുന്ന എന്താണ് ശിവനും മറ്റുമൊക്കെ ഡമ്മി ഗോഡ്സ് എന്ന് പറയുന്നത്, അവരെയൊന്നും ആരാധിക്കരുത്, അവരൊക്കെ വെറുതെ ആണ്. അപ്പൊ ഒരാളെ ആരാധിക്കാവൂ ആരാ വിഷ്ണുവിനെ എന്ന് പറയുമ്പോൾ, ഇവിടെ തന്നെ പറയുമ്പോൾ പിന്നെയാണ് മറ്റു മതങ്ങൾ ഇതിനൊക്കെ അംഗീകരിക്കുന്നത്. യാരുടെ എവിടെ അതൊക്കെ രുദ്രൻ എന്നൊക്കെ പറയുന്നത് എന്താണ്, നമ്മൾ പിന്നെ അധികം മഹാരാജാക്കന്മാരെ കാണാൻ പോകുമ്പോൾ അവിടെ നിൽക്കുന്ന ഗേറ്റിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ പോലെയുള്ളൂ, അത്രയേ വിലയുള്ളൂ അവർക്കൊക്കെ. ശരിക്കും ഒരാൾ ഒരാളേ ഉള്ളൂ, ബാക്കിയുള്ള ദൈവങ്ങളൊന്നും അവരംഗീകരിക്കില്ല. ഇവിടെ തന്നെ അംഗീകരിക്കില്ല, പിന്നെയാണ് അവിടെ അംഗീകരിക്കുന്നത്. അവർക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അവർ ഈ ദൈവങ്ങളെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതല്ല, ഈ ഗ്രന്ഥങ്ങളെ അംഗീകരിക്കില്ലല്ലോ. ഗീതയൊന്നും അവരംഗീകരിക്കില്ല. ചിലപ്പോൾ ചില പൊളിറ്റിക്കലായിട്ടൊക്കെ അംഗീകരിക്കും, പൊളിറ്റിക്സിൻ്റെ പേരിലൊക്കെ അംഗീകരിക്കും, അല്ലാതെ അവരുടെ മതപരമായിട്ട് ഇതിനൊന്നും അവരംഗീകരിക്കില്ല. ഏത് ഗുരുക്കന്മാർ? പിന്നെ ഏതാ ഗുരുക്കന്മാരാര്? ഏത് ഗുരുക്കന്മാര്? ഏതാ ഗുരുവിന്റെ കാര്യം? ഗുരു എന്ന് പറയുന്നത് എന്താണ്, ഗുരുവിന്റെ പ്രത്യേക ഒരു അഭിപ്രായമാണ്, അല്ലാതെ ഒന്നാണെന്നുള്ളത്. അത് ഗുരുവിന്റെ അഭിപ്രായമാണ്. അങ്ങനെ എല്ലാവർക്കും അവരവരുടെ അഭിപ്രായമുണ്ട്. അവരുടെ അഭിപ്രായം വേറെയാണ്, ഗുരുവിന്റെ അഭിപ്രായം വേറെയാണ്. അവരുടെ അഭിപ്രായങ്ങൾ വേറെയാണ്, ഗുരുവിൻ്റെ അഭിപ്രായം വേറെയാണ്. ഗുരു എല്ലാത്തിനെയും സമന്വയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ എല്ലാം ഒന്നാണ്. എല്ലാം ഒന്നാണെന്നുള്ള അഭിപ്രായം എല്ലാവർക്കും ഇല്ല. രണ്ടും രണ്ടാണ്. അപ്പൊ ഇവിടുത്തെ മതകലഹങ്ങളും ബഹളങ്ങളും ഒക്കെ കണ്ടിട്ട് അതിനെ ഒന്ന് ശാന്തമാക്കാൻ വേണ്ടി ഗുരു ഒരു സ്റ്റാൻഡ് എടുത്താണ് എല്ലാം ഒന്നാണ് സമന്വയിപ്പിക്കാൻ വേണ്ടിയിട്ട്. മറ്റവരതൊന്നും അംഗീകരിക്കുന്നവരല്ല. അവർ ഗുരുവിനെ അംഗീകരിക്കില്ല, പിന്നെ അല്ലേ ഗുരുവിനെ അവർ അംഗീകരിക്കില്ലല്ലോ. ഏതെങ്കിലും ഒരു പള്ളിക്കകത്ത് ഗുരുവിൻ്റെ പടം വയ്ക്കുമോ? കണ്ടിട്ടുണ്ട്, വയ്ക്കൂ. എങ്ങനെ, എന്ത് തത്വം? എല്ലാവരും ഈശ്വരനാണെന്നുള്ള തത്വം അംഗീകരിച്ച പിന്നെ മതമേ ഇല്ല. എല്ലാവരും ഈശ്വരനാണെന്നുള്ളത് ആരും അംഗീകരിക്കില്ല. ഏതായാലും ശരി, അവരൊന്നും അംഗീകരിക്കില്ല. എല്ലാവരും ദൈവമാണ് അല്ലെങ്കിൽ ഇതെന്നൊക്കെ പറയുന്നത് ഗുരു പറയുന്നതേ ഉള്ളൂ. അവരാരും അത് അംഗീകരിക്കില്ല. അംഗീകരിച്ച അവരുടെ മതമില്ല, പോയി. ആ അതവരംഗീകരിക്കില്ല. ആ അവരത് അംഗീകരിക്കില്ല. ഗുരുവിനെ ഒരിക്കലും അംഗീകരിക്കില്ല, ഗുരുവിൻ്റെ ആശയങ്ങളും അംഗീകരിക്കില്ല. പിന്നെ എവിടെയെങ്കിലും അംഗീകരിക്കുന്നെങ്കിൽ അതൊക്കെ ചില പൊളിറ്റിക്കൽ അഡ്ജസ്റ്റ്മെൻ്റാണ്, അതിനപ്പുറം അവരംഗീകരിക്കില്ല. പൊളിറ്റിക്കലായിട്ടുള്ള ചില നീക്കുപോക്കുകളായിട്ടൊക്കെ അംഗീകരിക്കും, അല്ലാതെ അവരാരും അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അവരുടെ മതം വേറെയാണ്, ഗുരു പറഞ്ഞിരിക്കുന്ന വേറെ കാര്യമാണ്. അപ്പോൾ ആർക്കൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ എന്താണ് ഈ പ്രസ്ഥാനങ്ങളൊക്കെ തമ്മിലുള്ള സൗഹൃദം അതൊക്കെ നിലനിർത്താം, അത് പറ്റും. തത്വം ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല അവർക്ക്. ഗുരു പറഞ്ഞ തത്വം ഒന്നും അംഗീകരിക്കില്ല. പിന്നെ ഒരു പ്രസ്ഥാനം ഈ ഒരു പ്രസ്ഥാനം തമ്മിൽ ഐക്യ സ്നേഹം അതൊക്കെ പറ്റും. തത്വത്തിൻ്റെ ലെവൽ വരുമ്പോൾ അവർ അംഗീകരിക്കില്ല. മറ്റ് പരസ്പര കണക്ഷനൊക്കെ ഉണ്ടാക്കുന്ന ഒരു പൊളിറ്റിക്സാണ്, അത്രയൊക്കെ സാധിക്കും. ശരി.